ഗുരുപ്പൻ സൂത്രം ശാസ്ത്രദൃഷ്ട്യാതുപദേശ വാമദേവവത്. യത്പുനരുക്തം മാമേവ വിജാനേഹി ഇത്യുക്ത്വാ വിഗ്രഹധർമ്മൈരിന്ദ്ര ആത്മാനം തുഷ്ടാവ ത്വാഷ്ടവദാദ്ഭിരിതി തത് പരിഹർത്തവ്യം. ഇവിടെ ഇന്ദ്രൻ അസ്മത് ശബ്ദം പ്രയോഗിച്ച് ഞാൻ എന്റെ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജ്ഞാനിയാണ്, തന്നെ ആത്മാവായി അറിയുന്നു. അങ്ങനെ അറിയുന്ന ഒരാള് വിഗ്രഹധർമ്മേഹി, ഈ ശരീരധർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തന്നെ സ്തുതിക്കുക എന്ന് വെച്ചാൽ പൊങ്ങച്ചം പറയുക. ഞാൻ തുഷ്ടാവിന്റെ പുത്രനായ തോഷ്ടൻ, അവനെ കൊന്നവനാണോ, ബ്രാഹ്മണനെ കൊന്നവനാണോ എന്ന് പറയുക. മുമ്പ് വന്നു പിന്നെ ആത്മവിദ്യയിൽ രുചിയില്ലാത്തവരായ എത്തിമാരെ കൊന്ന് കാട്ടിലെ ചെന്നാക്കികൾക്ക് കൊടുത്ത ആളാണോ, ഇതെല്ലാം മുമ്പ് പറഞ്ഞു. ഇതെല്ലാം ഒരു ആത്മ പ്രശംസാരൂപത്തിലാണ് പറയുന്നത്. താൻ പരമാത്മാവാണ്, ബ്രഹ്മമാണ് എന്നൊക്കെ തന്നെ കുറിച്ചറിയുകയും ആ സമയം ഈ ശരീരധർമ്മങ്ങളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ശരീരം ചെയ്യുന്ന പ്രവൃത്തിയല്ലേ, ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അവിടെ ശരീര അഭിമാനത്തോടുകൂടി സംസാരിക്കുക, ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ ആത്മബോധമുള്ള ഒരാളിന് അഹം ശബ്ദം ഉപയോഗിച്ച് എങ്ങനെ സംസാരിക്കാൻ കഴിയും? അഹം ബുദ്ധി എന്ന് പറയുന്നത് ശരീരത്തിലാണ് വരുന്നത്. അതാണ് മാമേവ വിജാനീഹി തുക്വ വിഗ്രഹധർമ്മേ ഇന്ദ്രാത്മാനം തുഷ്ട തോഷ്ടവദാദ്ഭിർതി തത്പ്രവർത്തവ്യം. അത്ര ഉച്ചതേ അതിന് സമാനം പറയുന്നു. എന്നാൽ തോഷ്ടപദാദീനാം വിജ്ഞേയ ഇന്ദ്രസ്തുതിയർത്ഥത്വന വിന്യാസോ യസ്മാൻ ഏമം കർമ്മ അഹം തസ്മാൻ മാം ഇദാനീഹി ഇതി. അത് പറഞ്ഞത് ശരിയാണ്, ബ്രാഹ്മണനെ കൊന്ന കാര്യവും മറ്റും പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ അവിടെ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? യസ്മാ ദൈവം കർമ്മാകും, ഞാനിങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവനാണ്, അങ്ങനെയുള്ള എന്നെ നീ മനസ്സിലാക്കണം എന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതല്ല. തോഷ്ടവദാദീന വിജ്ഞേയ ഇന്ദ്രസ്തുത്യർത്ഥത്വന ഉപന്യാസം എന്ന ഇവിടെ തന്നെ സ്തുതിക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആത്മപ്രശംസയല്ല എന്നാണ്. അതിനെന്താ പ്രശംസ? തുഷ്ടാവിന്റെ പുത്രനായിരിക്കുന്ന വിശ്വരൂപൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ ഞാൻ കൊന്നു. ഇപ്പൊ ബ്രഹ്മഹത്യ മഹാപാപം എന്നാണ് ആചാര സംഹിതകളിലൊക്കെ പറയുന്നത്. അങ്ങനെയിരിക്കും ഇങ്ങനെ ഒരു ബ്രാഹ്മണനെ ഞാൻ കൊന്നു എന്ന് പറയുന്നതിൽ എന്താ പ്രശംസ? അത് ശിഷ്ടന്മാരെല്ലാം അത് കേട്ട് കഴിഞ്ഞാൽ അധിക്ഷേപിക്കത്തേ ഉള്ളൂ, പോയാൾ ബ്രഹ്മഹത്യാപാപം ചെയ്ത ആളാണ്. പിന്നെ യതിമാരെ കൊന്നു എന്ന് പറയുന്നു, അതും ആത്മവിദ്യയിൽ താല്പര്യമില്ല. ശരി, ആത്മവിദ്യയിൽ താല്പര്യമില്ല, അതുകൊണ്ട് അവരെ കൊല്ലുന്നത് ശരിയാണ്. എന്തായാലും ആരായാലും കൊല്ലുന്ന ഹിംസ ആണ്, ഹിംസ പാപമാണ്. അപ്പോൾ പാപകർമ്മം ചെയ്തു എന്ന് പറയുന്നത് അതങ്ങനെ പ്രശംസയാകും. അങ്ങനെ പറഞ്ഞൊരാൾ ഞാൻ ഇത്രയെല്ലാം ഹിംസ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് തന്നെ പ്രശംസിക്കാൻ കഴിയത്തില്ല എന്ന് വെച്ചാൽ അത്രയൊരു പ്രശംസയെ ശിഷ്ടന്മാരംഗീകരിക്കത്തില്ല അത് തന്നെ. അതുകൊണ്ട് ഇത് പ്രശംസയല്ല എന്നർത്ഥം, ആത്മപ്രശംസയല്ല. പ്രശംസയ്ക്ക് തക്ക കാര്യമില്ല ഹിംസ, അതുകൊണ്ട് തന്നെ അതെന്തിന്റെ പേരിലായാലും ശരി. യസ്മാ ദൈവം കർമാഹം തസ്മാൻ മാം വിജാനീഹീതി എന്ന സ്തുത്യർ, ഇത് സ്തുതിക്ക് വേണ്ടിയല്ല എന്നർത്ഥം. കഥം ദുർഹി, പിന്നെന്തിനാ അങ്ങനെ പറയുന്നു? ഈ ഒരു കാര്യത്തെ അവിടെ എന്തിനു പറയണം? പറയുന്നു വിജ്ഞാനസ്തുത്യർത്ഥത്വേന. ഇവിടെ പറയുന്നത് ആ വിജ്ഞാനത്തിന്റെ സ്തുതിക്ക് വേണ്ടിയിട്ടാണ്, ജ്ഞാനത്തിന്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ ഈ പ്രവൃത്തികൾ ചെയ്ത തന്നെ പുകഴ്ത്തി പറയുന്നതല്ല എന്നർത്ഥം. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സാമർഥ്യങ്ങളുണ്ടെന്ന് പറയുകയല്ല. ഇനി സാധാരണ ഒരാളാണ് പറയുന്നതെങ്കിൽ ശരി, ഇതങ്ങനെയല്ല. തന്നെ കുറിച്ച് തന്നെ പറയുന്നു ആനന്ദു അജര അമര എന്നൊക്കെയാണ് പറഞ്ഞത്. പ്രജ്ഞാത്മാ ആനന്ദു അജരു അമൃത എന്ന് തന്നെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ തന്നെ സ്തുതിച്ചത് പറയാൻ പറ്റും, പ്രശംസിക്കാൻ പറ്റും, ഞാൻ ബ്രഹ്മഹത്യ പാപം ചെയ്തവനാണെന്ന്. അപ്പൊ ഇവിടെ പറയുന്നത് വിജ്ഞാനത്തിന്റെ സ്തുതിയാണ്, വിജ്ഞാനത്തെ സ്തുതിക്കുന്നു. അതെങ്ങനെ വിജ്ഞാനസ്തുതിയാകുന്നത്? അതാണ് ഈ ഇതിന് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നു. ശാസ്ത്രദൃഷ്ടി എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം ഇവിടെയാണ്. അത് ജ്ഞാനദൃഷ്ടിയിലാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് ഒരുവൻ എന്നുള്ള തരത്തിൽ തന്റെ ദേഹ അഭിമാനത്തോടുകൂടി പറയുന്നതല്ല, മറിച്ച് ഇക്കാരണം തോഷ്ടവധാദീനി സാഹസാനി ഉപന്യസ്യ പരേണ വിജ്ഞാനസ്തുതിം അനുസന്ധാതി യസ്യ മേ തത്ര ലോമ ചന മീയതേ സ യോ മാം വേദ നഹ വൈ തസ്യ കേനച കർമ്മണ ലോകോ മീയതേ ഇത്യാദിന. ഇങ്ങനെയുള്ള സാഹസകൃത്യങ്ങൾ അതായത് ലോകദൃഷ്ടിയിൽ നോക്കുമ്പോൾ സാഹസകൃത്യങ്ങളാണ്, ഹിംസ പോലെയുള്ള കർമ്മങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപന്യസ്യ വിജ്ഞാനസ്തുതിയും അനുസന്ധതാദി. അവിടെ വാസ്തവത്തിൽ വിജ്ഞാനത്തെ സ്തുതിക്കുകയാണ്. എന്താണ് ഇവിടെ വിജ്ഞാനവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നിടത്ത്? പറഞ്ഞു തസ്യമേ തത്ര ലോമചനമീയതേ. പറയുന്നു ഇത്രയും ഹിംസാത്മകമായ കർമ്മങ്ങൾ ചെയ്താലും തത്ര ലോമച, ലോമം എന്ന് വെച്ചാൽ രോമം, എന്റെ രോമത്തെ പോലും സ്പർശിക്കത്തില്ല അതൊന്നും എന്നാണ്. എനിക്ക് ഹിംസ കൊണ്ടുള്ള ദോഷം വരില്ല എന്നുള്ളതല്ല സാറിന് പറയാറുണ്ടല്ലോ. നീ വിചാരിച്ചാൽ എന്റെ രോമത്തെ പോലും സ്പർശിക്കാൻ കഴിയത്തില്ല സാറിന് പറയുന്നു. അതേ ഭാഷയിൽ പറയുന്നു തത്ര ലോമചനമീയത, എന്റെ രോമത്തിൽ പോലും നിനക്ക് തൊടാൻ പറ്റില്ല എന്നുള്ളതല്ല. അത് ഹിംസയാണ്, ബ്രഹ്മഹത്യ പോലെയുള്ള പാപങ്ങൾ. പക്ഷെ അതെന്നെ സ്പർശിക്കുന്നില്ല, എന്റെ രോമത്തെ പോലും സ്പർശിക്കുന്നില്ല. ഹിംസ എന്ന് പറയുന്ന പാപം സ്പർശിക്കുന്നില്ല. എന്തുകൊണ്ട്? സയോ മാം വേദ, ആരാണോ ഈ തത്വത്തെ അറിയുന്നത്? ഇവിടെ മാം എന്ന് പറയുന്ന തത്വത്തെ ഉദ്ദേശിച്ചിട്ടാണ്, തന്നെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആരാണോ തന്റെ തത്വത്തെ അറിഞ്ഞിരിക്കുന്നത് ആ തത്വത്തെ അറിഞ്ഞിരിക്കുന്നവനെ അവന്റെ പ്രവൃത്തിയുടെ ദോഷങ്ങൾ ബാധിക്കുന്നില്ല. അതാണ് പറയുന്നതിന്റെ താല്പര്യം. ഇപ്പൊ തന്റെ മഹത്വമല്ല, മാം വേദ, തന്റെ അറിവിന്റെ മഹത്വമാണ് എന്നർത്ഥം. അപ്പൊ ഈ അറിവും പ്രവൃത്തിയുമായിട്ട് എങ്ങനെ യോജിക്കും? പ്രവൃത്തി എന്ന് പറയുന്നത് ഹിംസ, അറിവെന്ന് പറയുന്നതോ ബ്രഹ്മം, ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ്. ഇത് രണ്ടും ഒരിടത്ത് എങ്ങനെ സംഭവിക്കും? ഇന്ദ്രൻ എന്ന് പറയുന്ന ആള്, ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു പദവിയിലിരിക്കുന്ന ആളാണ്, ഒരു അധികാരത്തിലിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ അധികാരത്തിനനുസരിച്ച് ദണ്ഡനീതികളൊക്കെ നടപ്പിലാക്കേണ്ടി വരും. എങ്ങനെയാണ് ഒരു രാജാവ് രാജ്യം ഭരിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ദണ്ഡനീതികൾ നടപ്പിലാക്കണം, ശിഷ്ടന്മാരെ സംരക്ഷിക്കണം, ദുഷ്ടന്മാരെ സംഹരിക്കണം, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ദുഷ്ടസംഹാരം എന്ന് പറയുന്നത് ഹിംസയാണ്. അപ്പോൾ അത് ചെയ്യാമോ, ചെയ്യാൻ പാടില്ല എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയുടെ സ്ഥിതി അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ദണ്ഡനീതികളൊക്കെ നടപ്പിലാക്കേണ്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിന് തന്റെ കർമ്മങ്ങൾ എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യേണ്ടി വരും. അതെന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ലോകത്ത് ഓരോ കാലത്തേക്കും വേണ്ട ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദണ്ഡനീതികളെല്ലാം ശരിക്കുന്നത്. അപ്പോൾ ശിക്ഷിക്കേണ്ടവരെയൊക്കെ ശിക്ഷിക്കണം. ഹിംസ വേണ്ടി വന്നാൽ ഹിംസ നടത്തേണ്ടി വരും. ബ്രഹ്മജ്ഞാനം, ആത്മബോധം അതുള്ള ഒരു വ്യക്തിയിൽ അത്തരം കർമ്മങ്ങൾ ചെയ്യാമോ എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ആത്മബോധമുള്ള വ്യക്തി ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അയാളുടെ സ്ഥാനം എന്താണോ. അയാള് സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് പരിപ്രാജകനാണെങ്കിൽ ഇത്തരം ധർമ്മങ്ങളൊന്നും അയാൾ വരുന്നില്ല. അയാൾക്ക് പുണ്യകർമ്മങ്ങളോ പാപകർമ്മങ്ങളോ ചെയ്യേണ്ടി വരുന്നില്ല. അയാൾക്ക് ധർമ്മം കർത്തവ്യമായി വരാത്തതുകൊണ്ട് അവിടെ ഹിംസയുടെ ഒന്നും പ്രാപ്തിയില്ല. അവിടെ ഹിംസയുടെ പ്രാപ്തിയുമില്ല, ഹിംസയുടെ നിഷേധവുമില്ല, ഒന്നുമില്ല. പക്ഷെ ഇന്ദ്രപദവി എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവിടെ ധർമാധർമ്മങ്ങളുടെ വിചാരം വേണം. അവിടെ ഹിംസാദികളും അനുഷ്ഠിക്കേണ്ടി വരും. അധികാര പുരുഷന്മാരെന്ന് പറയും. അത്തരം അധികാരത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്കത് ചെയ്തേ പറ്റും. ആത്മബോധത്തോടുകൂടി ഇരിക്കുന്ന ഒരാൾ ചക്രവർത്തിയുടെ സ്ഥാനത്താണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ അയാൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, യുദ്ധവും ചെയ്യേണ്ടി വരും. അപ്പോൾ അയാൾ ഏത് ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ ധർമ്മത്തിന് പ്രാധാന്യം വരുന്നത്. പരിവ്രജനം എന്ന് പറയുന്ന ഒരു ധർമ്മമാണ്. അങ്ങനെ ഒരു ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്വീകരിച്ചിരിക്കുമ്പോൾ അവിടെ ഇന്ന ഇന്ന കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ട്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല. അത് കാലദേശ ഉചിതമായിട്ടുള്ളതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ഓരോ കാലത്തേക്കും ഓരോ ദേശിക്കും അനുസരിച്ച്. പ്രത്യേകിച്ചും ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരപീഡ, പരദ്രോഹം, അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തികൾ പരദ്രോഹമായി മാറരുത്. അതിനുവേണ്ടിയിട്ടാണ് ധർമ്മം. ധർമ്മത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. എല്ലാ മനുഷ്യനും ആത്മാർത്ഥം സ്വാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് പരദ്രോഹമായി മാറരുത്. അപ്പോൾ യതിയുടെ ധർമ്മം എന്ന് പറഞ്ഞ് പ്രത്യേകം പറയുന്നു. യതിയുടെ ധർമ്മങ്ങൾ ഇന്നതൊക്കെയാണ്. അതിനുവേണ്ടി ആചാര സംഹിതകളുണ്ട്. അവിടെ ഹിംസ എന്ന് പറയുന്നത് അനുവദിച്ചിട്ടില്ല. അതിന് പുണ്യം പോലും അനുവദിച്ചിട്ടില്ല. പുണ്യകർമ്മങ്ങൾ പോലും അവിടെ നിഷിദ്ധമാണ്. അപ്പോൾ പിന്നെ പാപത്തിന്റെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ ഇവിടെ പറയുന്നത് ആ ധർമ്മത്തിന്റെ നിലയിലല്ല പറയുന്നത്. ധർമ്മത്തിനനുസരിച്ച് ഓരോ പ്രവൃത്തികൾ ഓരോർക്ക് ചെയ്യേണ്ടി വരും. ഗൃഹസ്ഥൻ അവന്റെ ധർമ്മം പാലിക്കേണ്ടി വരും. സന്യാസിക്ക് അവന്റെ ധർമ്മം പാലിക്കേണ്ടി വരും. ബ്രഹ്മചാരിക്ക് അവന്റെ ധർമ്മം പാലിക്കേണ്ടി വരും. അത് ആശ്രമധർമ്മങ്ങൾ. ഇതുകൂടാതെ പിന്നെ വർണ്ണധർമ്മങ്ങൾ, അത് അവനവന്റെ പ്രവൃത്തികളെ ആശ്രയിച്ച് വരുന്ന, ജീവിതത്തിന്റെ അവസ്ഥകളെ ആശ്രയിച്ച് വരുന്നതാണ് ആശ്രമധർമ്മങ്ങൾ. ഓരോ അവസ്ഥയിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരവസ്ഥ, ഗാർഹസ്യം മറ്റൊരവസ്ഥ, ആ ജീവിതത്തിൽ വന്നു ചേരുന്ന അവസ്ഥ, സന്യാസം മറ്റൊരവസ്ഥ. വർണ്ണധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അവനവന് ചെയ്യേണ്ട കർമ്മങ്ങളനുസരിച്ച് വരുന്ന ധർമ്മങ്ങൾ. എന്ത് കർമ്മം ഒരുവൻ ചെയ്യുന്നു അതനുസരിച്ച് വരുന്നു. അപ്പൊ ഇവിടെ രാജധർമ്മമാണ്, ദണ്ഡനീതികളെല്ലാം പ്രയോഗിക്കേണ്ട ധർമ്മം. ആ ധർമ്മത്തിനനുസരിച്ച് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യണം. അപ്പോൾ അതിന് ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം എന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെ ജീവിതത്തിന്റെ അവസ്ഥകളും അവനവന് കർത്തവ്യമായി വരുന്ന കർമ്മവും ധർമ്മരൂപത്തിലുള്ള കർമ്മവുമൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ താൻ ഇങ്ങനെ ഒരു ഇന്ദ്രപദവിയിലിരുന്നു കൊണ്ട് ഇന്ന ഇന്ന കർമ്മങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് തന്നെ സ്തുതിക്കുകയല്ല, മറിച്ച് ആ വിദ്യയുടെ മഹത്വത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ആ വിദ്യ, അതിനാണ് ഇവിടെ പ്രാധാന്യം. ആ വിദ്യയിൽ അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെ സ്പർശിക്കുന്നില്ല കർമ്മം. നമ്മെ കർമാണി ലംബന്തി. ഇതന്നെ അവിടെയൊക്കെ പറയുന്നു, ഞാൻ അഗ്നി സർവകർമാണി ഭസ്മസാത് പുരുത്തേ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഈ കാര്യമാണ് പറയുന്നത്. അപ്പൊ ജ്ഞാനത്തിന് ഇങ്ങനെ ഒരു മഹത്വമുണ്ട്. അവൻ ഏതവസ്ഥയിലിരിക്കുന്നു, അവൻ്റെ കർത്തവ്യ കർമ്മം എന്താണോ, ഏതായാലും ശരി, അവന് ജ്ഞാനമുണ്ടോ അതൊന്നും അവനെ ബാധിക്കുന്നില്ല. ഈ ഒരു കാര്യം ഇവിടെ പറയുന്നു. അപ്പോൾ ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് തത്വജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലല്ല. അയാൾ ഇങ്ങനെയൊരു ജ്ഞാനമുള്ള ആളല്ലേ, അയാൾക്ക് ബ്രഹ്മഹത്യാ പാപം ചെയ്യാൻ പാടുണ്ടോ, അതങ്ങനെ ശരിയാവും, ഹിംസ പാടുണ്ടോ, അങ്ങനെയല്ല. അയാളുടെ പ്രവൃത്തിയും ജ്ഞാനവുമായിട്ട് ബന്ധമൊന്നുമില്ല. പ്രവൃത്തി എന്ന് പറയുന്നത് കാലദേശ ഉചിതമായ ധർമ്മം, അതാണ് സാധാരണ ഒരു ചെയ്യേണ്ടത്, അങ്ങനൊരു ധാരണയാണ്. ലോകത്തിൽ ഇതൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യരെല്ലാം കാലദേശ ഉചിതമായിട്ടുള്ള ധർമ്മത്തെ ആചരിക്കുന്നത്, കാലദേശം അവസ്ഥ അതിനൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പൊ അതിനെ അവന്റെ ജ്ഞാനവുമായി ബന്ധപ്പെടുത്തരുത്. അത് ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ പറയുന്നതനുസരിച്ച് അതെവിടെയും സംഭവിക്കാം, ഇന്ദ്രനിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇന്ദ്രന്റെ ജോലി ഇതൊക്കെയാണ്. അത് ബ്രാഹ്മണ കർമ്മങ്ങൾ ചെയ്യുന്നവനും ക്ഷത്രിയ കർമ്മങ്ങൾ ചെയ്യുന്നവനും വൈശ്യ കർമ്മങ്ങൾ ചെയ്യുന്നവനും ശൂദ്ര കർമ്മങ്ങൾ ചെയ്യുന്നവനും എല്ലാവരും ജ്ഞാനം പ്രകാശിക്കാം. അതെല്ലാവരും അംഗീകരിക്കുന്നു, ഭക്ഷ്യക്കാരനും അംഗീകരിക്കുന്നു. ഞാനെവിടെയും സംഭവിക്കും. അപ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ശരി തെറ്റ് എന്ന് പറയുന്നത് ഈ ജ്ഞാനവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്. ആ പ്രവൃത്തിയിലുള്ള ശരിയും തെറ്റും എന്ന് പറയുന്നത് വ്യവഹാര മര്യാദ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്, പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ. ഇപ്പൊ ഇന്ദ്രൻ ഇവിടെ ഒരു ഹിംസാത്മകമായ പ്രവൃത്തി ചെയ്തു, ഈ പ്രവൃത്തി ശരിയാണോ തെറ്റാണോ. അപ്പൊ ഇന്ദ്രൻ എന്ന് പറയുന്ന പദവിയിൽ വ്യവഹാര മര്യാദയുണ്ട്, അവിടെ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതിനനുസരിച്ച് തീരുമാനിക്കുന്നു. യതി എന്ന് പറയുന്ന ഒരാളൊരു ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുകയാണ്, അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇതെല്ലാം അവിടെ വേണമെന്നാണ് ധാരണ. അപ്പൊ അങ്ങനെയുള്ള ഒരു ധർമ്മത്തെ സ്വീകരിച്ച ആള് ഹിംസ ചെയ്തു കഴിഞ്ഞാൽ അത് വ്യവഹാര മര്യാദ അനുസരിച്ചാണ് തെറ്റാവുന്നത്, അത് ശരിയല്ല, അയാളത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അയാൾ സ്വീകരിച്ചിരിക്കുന്ന ധർമ്മത്തിൽ ഹിംസ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ജ്ഞാനമുണ്ട്, അതുകൊണ്ട് അത് ചെയ്യാമോ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, ജ്ഞാനവും അതുമായിട്ട് ബന്ധമില്ല. വ്യവഹാര മര്യാദകളും ജ്ഞാനവുമായിട്ടൊരു ബന്ധമില്ല. അത് വ്യവഹാര ദൃഷ്ടിയിൽ പരിശോധിക്കണം ആ കാര്യം, ജ്ഞാനത്തിന്റെ ദൃഷ്ടിയിലല്ല. വ്യവഹാര ദൃഷ്ടിയിൽ പരിശോധിച്ചിട്ട് അയാളുടെ ആ വ്യവഹാര മര്യാദ അനുസരിച്ച്, വ്യവഹാരം മര്യാദ എന്ന് വെച്ചാൽ വ്യവഹാരത്തിലെ നിയമങ്ങൾ, അതനുസരിച്ചിട്ട് അയാൾക്ക് ഇന്ന പ്രവൃത്തി ചെയ്യാൻ അവകാശമുണ്ടോ ഇല്ലയോ, അത് എങ്ങനെ പരിശോധിക്കും? അത് പരിശോധിക്കുന്ന ഒന്നേ ഉള്ളൂ, ലോകത്തിൻ്റെ നിയമം അതാണ്. അതിനാണ് പഴയകാലത്ത് വർണ്ണം, ആശ്രമം എന്നൊക്കെയുള്ള മര്യാദകൾ വച്ചത്, നിയമങ്ങൾ വച്ചത്, ആശ്രമധർമ്മങ്ങളെന്ന് വെച്ചത്. കാരണം സമൂഹത്തിൻ്റെ ഒരു സുസ്ഥിരതയ്ക്ക് നിയമങ്ങൾ ആവശ്യമാണ്. അല്ലെങ്കിൽ മനുഷ്യരെല്ലാം യഥേച്ഛാചാരികളാകും. അപ്പൊ സ്വാർത്ഥമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പരദ്രോഹമായിട്ടൊക്കെ മാറും, ഹിംസയും മറ്റൊക്കെ മനുഷ്യന്റെ സ്വഭാവമായി തന്നെ മാറും. അവിടെ എന്ത് ചെയ്തു? അവിടെ ചില വ്യവസ്ഥകൾ വെച്ചാണ്. പഴയകാലത്ത് ചെയ്താണ് സ്മൃതികളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം ഇത്തരം വ്യവസ്ഥകൾ മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ധർമ്മം എന്താണ്? അതുകൊണ്ട് അവിടെ പറഞ്ഞു തസ്മാത് ശാസ്ത്രം പ്രമാണം. ആ കാലത്തേക്ക് വേണ്ടി പറഞ്ഞാണ്, ശാസ്ത്രം അനുസരിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുവെച്ചാൽ അത് നോക്കിയിട്ട്. ഇന്നും ശാസ്ത്രമുണ്ട്, ഇന്നത്തെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ഇന്ന് ശാസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ നിയമങ്ങളും മറ്റും അതാണ് പറയുന്നത്. ഒരുത്തൻ വേറൊരുത്തനെ കൊന്നു കഴിഞ്ഞാൽ ശരി അവനെ കൊല്ലുക, അതിനത്തെ നിയമമാണ്, അതിനുള്ള നിയമസംഹിതകളുണ്ട്. അതനുസരിച്ച് പരിശോധിച്ചു ഇവന് ചെയ്തിരിക്കുന്ന കൊലപാതകമാണ്, ഇവനെന്ത് ശിക്ഷ കൊടുക്കേണ്ടത്. അപ്പോ അവിടെ ആ നിയമസംഹിതയിൽപ്പെടുന്നു അത്തരം കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തിയുടെ ശരിയും തെറ്റും നോക്കുന്നതിന് വേണ്ടി ഒരിക്കലും തത്വജ്ഞാനത്തെ നോക്കാൻ പാടില്ല. അയാൾക്ക് ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാക്കുമ്പോൾ അയാൾ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മൾ തത്വജ്ഞാനത്തെയും കർമ്മമണ്ഡലത്തെയും രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ലോകനീതിക്ക് വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ഒരാളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കതിന് ശിക്ഷയുണ്ട്. അതിന് അതിനയാളുടെ തത്വജ്ഞാനവുമായിട്ടൊന്നും ബന്ധമില്ല. ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഹിംസ ചെയ്യുന്നവരെ ഇന്ദ്രൻ ഹിംസിക്കും. അതിനുള്ള അധികാരം ഇന്ദ്രനുണ്ട്. പക്ഷെ ഇന്ദ്രന്റെ ഹിംസ ഇന്ദ്രനെ ശിക്ഷിക്കുന്നതിനുള്ള നിയമമില്ല. കൊലപാതകയെ തൂക്കിക്കൊല്ലുന്നതിന് ജഡ്ജിക്ക് അധികാരമുണ്ട്. പക്ഷെ ജഡ്ജിയെ തൂക്കിക്കൊല്ലാൻ നിയമമില്ല. അയാൾ ഹിംസയാണ് വിധിച്ചത്. അപ്പൊ അതൊക്കെയാണ് നിയമത്തിന്റെ വശങ്ങൾ. അവിടെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കുന്നെങ്ങനെ? വ്യവഹാര മര്യാദ അല്ലെങ്കിൽ വ്യാവഹാരിക നിയമം അനുസരിച്ചാണ്. ഇതിനെ രണ്ടിനും ഒരിക്കലും ബന്ധപ്പെടുത്താൻ പാടില്ല, തത്വജ്ഞാനത്തെയും വ്യവഹാരത്തിലെ നിയമങ്ങളെയും. അപ്പോൾ തത്വജ്ഞാനി അത് ചെയ്തു ഇത് ചെയ്തു അത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ്. എന്തുകൊണ്ട്? തത്വജ്ഞാനം എവിടെയും പ്രകടമാകാം എന്നാണ്. ഏത് വർണ്ണത്തിന് സംഭവിക്കുക, ഏത് ആശ്രമത്തിന് സംഭവിക്കുക എന്നാണ് ഇവിടെ ഭാഷകാരൻ തന്നെ പറയും. പിന്നെ എന്താണ് തത്വജ്ഞാനത്തിന്റെ മഹത്വം? ആ തത്വജ്ഞാനം ഏതൊരുവനാണോ ഉള്ളത് അവനെ അവന്റെ പ്രവൃത്തികൾ ബാധിക്കുന്നില്ല, അവനെ സ്വയം ബാധിക്കുന്നില്ല. ഇതേ ഉള്ളൂ. അതാണ് ഇവിടെ ഇന്ദ്രനും പറയുന്നത്, തത്ര ലോമന അച്ഛനമിയത്, എന്റെ രോമത്തെ പോലും സ്പർശിക്കുന്നില്ല. ഞാൻ ചെയ്ത ഹിംസ തന്നെയാണ്, ബോധപൂർവം ചെയ്തിരിക്കുന്ന ഹിംസ, ബ്രഹ്മഹത്യ പാപം. പ്രായശ്ചിത്തം പോലും അതിന് പരിഹാരമല്ലെന്നാണ് സ്മൃതികളിൽ വിധിച്ചിരിക്കുന്നത്. ബ്രാഹ്മണോ നഹന്തവ്യ, ബ്രാഹ്മണനെ കൊല്ലരുത്. അപ്പൊ ഏറ്റവും സാത്വികനും ശുദ്ധനും ആയിരിക്കുന്ന ഒരു ജീവിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിനെ ഹിംസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപമാണ്. അപ്പൊ അതിന് പ്രായശ്ചിത്തവും ചെയ്യാം, ചെയ്തിട്ടും പ്രയോജനമില്ലെന്നാണ്. നരകം തന്നെയാണ് ഫലം, സ്മൃതികൾ പറയുന്നു. പക്ഷെ അതുപോലും പറയുന്നു എന്നെ അത് സ്പർശിക്കുന്നില്ല. അപ്പൊ എന്താ അവിടെ പ്രവൃത്തിയുടെ ഗുണദോഷങ്ങളെ കുറിച്ചുള്ള വിചാരമല്ല ഇത്, അത് ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ അതല്ല ഇവിടെ. ഇവിടെ ജ്ഞാനത്തിന്റെ മഹത്വം മാത്രം. അപ്പോ അതാണ് ഇവിടെയും പറയുന്നത്, സ്വധർമ്മേ നിധനോ ശ്രേയഃ. സ്വധർമ്മം എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നിടത്തും അവിടെ ഈ പറയുന്ന ജ്ഞാനമില്ലെങ്കിൽ അതിന്റെ ഫലത്തെ അനുഭവിക്കേണ്ടി വരും. സ്വധർമ്മമായാലും ശരി, തത്വജ്ഞാനമില്ലെങ്കിൽ കർമ്മത്തിനെന്തായാലും അതിന്റെ ഫലം വരുന്നത് അനുഭവിച്ചേ പറ്റും. അപ്പൊ തത്വജ്ഞാനം ഉണ്ടെങ്കിൽ അവിടെ അത് സ്പർശിക്കുന്നില്ല എന്നാണ്. പിന്നെ അവിടെ ഒരു ചോദ്യം വരുന്ന ഇതാണ്, അങ്ങനെ ഒരു തത്വജ്ഞാനമുള്ള ഒരാളിൽ ഹിംസാത്മകമായ കർമ്മങ്ങൾ എങ്ങനെ സംഭവിക്കും? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അയാളുടെ ജ്ഞാനത്തിനനുസരിച്ചുള്ള പ്രവൃത്തിയാണോ അത് എന്ന്. ആ ചോദ്യം തന്നെ അസംബന്ധമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല, പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്തുകൊണ്ട്? ആ തത്വജ്ഞാനവും പ്രവൃത്തിയുമായിട്ട് അങ്ങനൊരു ബന്ധമില്ല. പിന്നെ പ്രവൃത്തിയുമായിട്ട് എന്താണ് ബന്ധം? പ്രവൃത്തിയുമായിട്ട് എന്ത് ജ്ഞാനത്തിനാണ് ബന്ധം? പ്രവൃത്തിയുമായിട്ട് ബന്ധമെന്ന് പറയുന്നത് അവന്റെ നീതിബോധം, ധർമ്മബോധം തുടങ്ങിയ വിവേകജ്ഞാനത്തിനാണ്. ഇന്നതെനിക്ക് ചെയ്യാം, ഇന്നതെനിക്ക് ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മത്തെ സംബന്ധിച്ചുള്ള വിവേകം, അതിനാണ് പ്രവൃത്തിയുമായിട്ട് ബന്ധം. ധർമ്മമേത് അധർമ്മമേത് എന്നുള്ള വിവേകം കൂടാതെ ധർമ്മം ചെയ്യേണ്ട സ്ഥാനത്ത് ഒരാൾ അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ പ്രവൃത്തിയുടെ ദോഷം വരും. അവിടെ ധർമാധർമ്മ വിവേകമാണ് അതിന് ഉത്തരവാദി, അല്ലാതെ ആത്മാനാത്മ വിവേകമല്ല. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഒരുവൻ തന്റെ ധർമ്മത്തെ തിരിച്ചറിയുകയും ആ ധർമ്മത്തിൽ അയാൾക്ക് ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്ന ഒരുവന്റെ പ്രാഥമികമായ കർത്തവ്യമാണ്. അതിൽ അയാൾ അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന് പാപമുണ്ടെന്ന് പറയുന്നു. അത് പുണ്യപാപങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത്. കാരണം ഈ പാപം പുണ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരുവന്റെ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അതും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്, ഇന്ന ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പാപഫലമുണ്ടാകും, ഇന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പുണ്യഫലമുണ്ട്. അത് കേവലം അവന്റെ ശ്രദ്ധയാശ്രയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പാപം ഉണ്ടാകുമോ? തന്നിൽ വേറെ തെളിവൊന്നുമില്ല. തന്നിൽ പാപം ഉണ്ടാകുമെന്ന് ശാസ്ത്രം പറയുന്നു, അവൻ വിശ്വസിക്കുന്നു. ആ പ്രവൃത്തി പാപം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവിടെ അതിനെ തെറ്റെന്ന് പറയുന്നു. സ്മൃതികളും ഇതിഹാസവും പുരാണവും ഒക്കെ പറയുന്ന പ്രവൃത്തിയുടെ ഗുണദോഷങ്ങളെന്ന് പറയുന്നത് പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന പാപവും പുണ്യവും അനുസരിച്ചിട്ടാണ്. അത് ഇന്നത്തെ കാഴ്ചപ്പാടല്ല. ബ്രഹ്മഹത്യാ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാപമുണ്ടാകും, പാപം അവനിൽ സഞ്ചയിക്കും, പാപസംസ്കാരം. അത് പിന്നീട് നരകത്തിന് കാരണമാകും. ആ രീതിയിലാണ് ആ ബ്രഹ്മഹത്യാ പാപത്തെ നിഷേധിച്ചിരിക്കുന്നു. അതുപോലെ ദാനാദി കർമ്മങ്ങൾ ആ പ്രവൃത്തിയിൽ നിന്ന് അവന് പുണ്യത്തെ ഉണ്ടാക്കുന്നു, അതവന് ഊർധ്വജന്മങ്ങളെ കൊടുക്കുന്നു. അതുകൊണ്ടത് വിഹിതമാണ്, അനുഷ്ഠിക്കേണ്ടതാണെന്ന് പാപ പുണ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഴയ കാലത്ത് പറയുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഇന്നത്തെ ലോകനീതിക്കനുസരിച്ച് ഒരുവനൊരു പ്രവൃത്തി ചെയ്താൽ അത് തെറ്റാണ്, പിന്നെ പാപവും പുണ്യം നോക്കിയിട്ടല്ല, തെറ്റാണെങ്കിൽ അതിന് ശിക്ഷ. അത് തെറ്റാണെന്ന് കണ്ടുപിടിക്കാനും അതിനുവേണ്ട ശിക്ഷ നിർണയിക്കാനും എല്ലാമുള്ള വ്യവസ്ഥകളൊന്നുണ്ട്. അവിടെ പാപപുണ്യ ചിന്തയ്ക്കനുസരിച്ചിട്ടല്ല. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, പാപപുണ്യ ചിന്തയ്ക്കനുസരിച്ചിട്ടാണ്. പാപം എന്നെ സ്പർശിക്കത്തില്ല ഇന്ദ്രൻ പറയുന്നതാണ്. അത് പാപമാണെന്ന് സ്മൃതികളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ഏത് വ്യവസ്ഥിതി അനുസരിച്ചായാലും ശരി, ഓരോ വ്യവസ്ഥിതിയിൽ അധർമ്മം എന്ന് പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. പണ്ടത്തെ ശിക്ഷ പ്രധാനമായും വരുന്ന അതിന് പാപ സംസ്കാരമാണ്. പിന്നെ അന്നും വ്യവസ്ഥിതി ഉണ്ട് അതിന് ശിക്ഷിക്കാൻ. രാജ അവന്റെ ധർമ്മമാണ് അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുക എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഇന്ദ്രനും ചെയ്തത്. യതിമാരെ ശിക്ഷിച്ചതുകൊണ്ടാണ്. അങ്ങനെ വേദാന്തത്തിൽ രുചിയില്ലാത്തവരെ ശിക്ഷിക്കാനൊന്നും നിയമമുണ്ട്, അതുകൊണ്ട് ശിക്ഷിച്ചു. പക്ഷേ അത് തത്വജ്ഞാനവുമായിട്ട് ഒരുവന്റെ പ്രവൃത്തിക്ക് യാതൊരു ബന്ധമില്ല. അവിടെ ഒരു സംശയം വരുന്ന, അങ്ങനെ ഹിംസാത്മകമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളിൽ എങ്ങനെ തത്വജ്ഞാനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്ദ്രൻ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന ഹിംസയാണ്. അപ്പൊ ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഹിംസ ചെയ്തതുകൊണ്ട് തത്വജ്ഞാനം ഉണ്ടായതല്ല. നായം ഹന്തി ന ഹന്യത്തെ എന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ദ്രന്റെ പ്രവൃത്തി. അതുകൊണ്ട് വ്യവഹാര ദൃഷ്ടിയിൽ അത് ഹിംസയാണെങ്കിലും ഹിംസയാണ് വ്യവഹാര മര്യാദ അനുസരിച്ച്. പക്ഷെ തന്റെ ബോധം തന്റെ അറിവ് കൊണ്ട് അത് തന്നെ ബന്ധിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അതാണ് ന്യായം ഹന്തി നഹന്യത എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ തത്വം അനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് തനിക്ക് തന്നെ ബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പാപസംസ്കാരം ഉണ്ടായി, തുടർന്ന് അതിൽ നിന്ന് തനിക്ക് ജന്മത്തിന് കാരണമായി തീരുന്നില്ല. സംസാര നിവൃത്തി എന്ന് പറയുന്നത് തന്നിൽ സംഭവിച്ചിരിക്കുന്നു. അന്നത്തെ സങ്കല്പമനുസരിച്ച് അല്ലെങ്കിൽ പറയുന്ന പ്രാചീനമായ സങ്കല്പമനുസരിച്ച് അത് പാപകാരണമായി തീരത്തില്ല. ആ ജീവന്റെ ജന്മത്തിന് ഹേതുവായി തീരത്തില്ല. അതുകൊണ്ട് പറയുന്നത് തന്നെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടും തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ലോക വ്യവഹാരത്തിൽ പ്രവൃത്തിയിൽ തെറ്റും ശരിയും ധർമ്മവും അധർമ്മവും ഒക്കെ തീരുമാനിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രവൃത്തിയിൽ നിന്ന് നിവർത്തിക്കേണ്ടതുമെല്ലാം ധർമ്മ അധർമ്മ വിവേകം അനുസരിച്ചിട്ടാണ്. അതിന് ആത്മജ്ഞാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആത്മജ്ഞാനം ഉള്ള ഒരുവൻ അത് ചെയ്യാമോ ചെയ്യാൻ പാടില്ലേ എന്നുള്ള ചോദ്യം അസംബന്ധമാണ്. പിന്നെ ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്നതാണ്, അത് കാരകമേ അല്ല. ഏതെങ്കിലും വിശേഷിച്ചൊരു പ്രവർത്തിക്കോ നിവർത്തിക്കോ അത് നേരിട്ട് കാരണമാകുന്നില്ല. പ്രവർത്തിക്കത് കാരണമാകുന്നില്ല. എന്തുകൊണ്ട്? കാരണം അത് പ്രവർത്തിക്ക് ഹേതുവായിരിക്കുന്ന കർത്തൃത്വവാദികൾ അത് നിഷേധിക്കും. ഇപ്പോൾ ആത്മജ്ഞാനമുള്ളവൻ സത്പ്രവൃത്തി ചെയ്യണം. ആത്മജ്ഞാനവും സത്പ്രവൃത്തിയുമായിട്ട് ബന്ധം വരുന്നില്ല. എന്തുകൊണ്ട്? ജ്ഞാനം പ്രവൃത്തിക്ക് ഹേതുവേ അല്ല. പിന്നെ ഒരുവൻ സത്പ്രവൃത്തി ചെയ്യുന്ന എന്തുകൊണ്ട്? അവന്റെ ധർമാധർമ്മ വിവേകം അനുസരിച്ച് അവൻ സത്പ്രവൃത്തി ചെയ്യും, കർത്തവ്യമായത് ചെയ്യും, അതെല്ലാം ചെയ്യും. ആത്മജ്ഞാനത്തിന് അതുമായിട്ടെന്താ ബന്ധം? ജ്ഞാനം കർമ്മത്തിന് പ്രേരകമല്ല. ഇനി നിവർത്തിക്കോ? അതുമല്ല. എന്തുകൊണ്ട്? നിവൃത്തി എന്ന് പറയുന്നത് തന്റെ സ്വരൂപം തന്നെയാണ്. പ്രത്യേകിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കർമ്മത്തെ ആ ഇത് എനിക്ക് പ്രതികൂലമാണ് എന്നുകൊണ്ട് ഉപേക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അന്നദ്വേഷ്ടിന കാംക്ഷതി പറയുന്ന അന്യത്ര ധർമാത് അന്യത്ര അധർമാത്, ധർമ്മത്തിനും അധർമ്മത്തിനും അപ്പുറമാണത്. അപ്പൊ അവിടെ ധർമാധർമ്മ ചിന്തയല്ല ആത്മജ്ഞാനം എന്ന് പറയും. ധർമാധർമ്മ ചിന്ത എന്ന് പറയുന്നത് ധർമാധർമ്മ വിവേകമാണത്, അത് വേറെയാണ്. ഇത് വ്യക്തമായും ധരിക്കുന്നു. പിന്നെ ഹിംസാത്മകമായി ഇത്തരം കർമ്മങ്ങൾ വരാമോ എന്ന് പറയുന്നത് അത് കർമ്മത്തിന്റെ മണ്ഡലത്തിലാണ് ആ ചോദ്യം. അയാളുടെ അവസ്ഥ എന്താണ്? ഏതവസ്ഥയിൽ നിൽക്കുന്നു? ആ അവസ്ഥയിൽ അയാൾ ചെയ്യേണ്ട പ്രവൃത്തികൾ അയാൾ ചെയ്യുന്നു. ഗാർഹസ്ഥ്യ ധർമ്മമല്ല, യതിയുടെ ധർമ്മം രണ്ടും രണ്ടാണ്. അപ്പോൾ അത് അതാണ് നേരത്തെ പറഞ്ഞു വ്യവഹാര മര്യാദ അതനുസരിച്ചിട്ടാണ്. പിന്നെ അതാത് മര്യാദകൾ പ്രവർത്തിക്കേണ്ടിടത്ത് അതാത് മര്യാദയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെയാണ് വരുന്നത് തെറ്റും ശരിയും ധർമ്മവും അധർമ്മവും കുറ്റവും ശിക്ഷയൊക്കെ വരുന്ന ആ ധർമ്മത്തിന്റെ മണ്ഡലത്തിലാണ്, തത്വജ്ഞാനത്തിന്റെ മണ്ഡലത്തിലല്ല. ഉപേ സത്യാനൃതേ തെക്വ ഏന ത്യജതി തത്യജ, മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സത്യവും അസത്യവും രണ്ടുംന്റെയും ത്യാഗമാണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഹിംസയുടെയും അഹിംസയുടെയും ത്യാഗം, ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ത്യാഗം, അതൊക്കെയാണ് അവിടെ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ജ്ഞാനം കൊണ്ട് സഹജമായി സ്വാഭാവികമായി സംഭവിച്ചിരിക്കുന്നു. അവർ എന്താണ്? ധർമാധർമ്മങ്ങൾക്കും സത്യാസത്യങ്ങൾക്കും എല്ലാം അതീതരാണെന്ന് പറയും. ആ പറയുന്നതൊക്കെ ഏത് രീതിയിൽ? ആ തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ. അപ്പോ ഈ വ്യവഹാരത്തെ സംബന്ധിച്ച് എന്ത് വരുന്നു? ലോകനീതി, ലോകധർമ്മം, വ്യവഹാര മര്യാദ, അത് പാലിക്കാൻ ആരും ബാധ്യസ്ഥരാണ്. ആ തത്വജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അത് ലോകമര്യാദ അനുസരിച്ച് കാലദേശോചിതമായ ധർമ്മം എന്തെന്ന് വെച്ചാൽ ഒരാളെ സ്വീകരിക്കും. അത് ലോകദൃഷ്ടി പറയുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു പ്രത്യേകത എന്താണ്? ശാസ്ത്രദൃഷ്ടി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ശാസ്ത്രദൃഷ്ടിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രദൃഷ്ടി എന്ന് പറഞ്ഞാൽ ജ്ഞാനദൃഷ്ടി എന്നുവെച്ചാൽ ജ്ഞാനത്തിന്റെ കാഴ്ചപ്പാട് എന്നനുസരിച്ച് പറയും. ആ ജ്ഞാനത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ലോകദൃഷ്ടിയും വേറെയാണ്, വ്യവഹാരദൃഷ്ടി വേറെയാണ്, ധർമാധർമ്മ ദൃഷ്ടി വേറെയാണ്. അതല്ല ശാസ്ത്രദൃഷ്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇന്നാരിന്നാരെയൊക്കെ കൊന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ലോകദൃഷ്ടിയിൽ അത് നല്ലതല്ല, അങ്ങനെ പറയുന്നു. അത് വെറും പൊങ്ങച്ചമാണ്. പക്ഷെ ശാസ്ത്രദൃഷ്ടിയിലാണെങ്കിലോ അവിടെ താൻ പറയുന്നത് ഹിംസയെക്കുറിച്ചോ അഹിംസയെക്കുറിച്ചോ അല്ല, തത്വജ്ഞാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. അങ്ങനെ ഒരു തത്വജ്ഞാന തന്നിൽ ഉള്ളതുകൊണ്ട് ഈ കർമ്മങ്ങളൊന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ കർമ്മങ്ങളൊന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ലെങ്കിൽ ഏത് കർമ്മവും ആകാമോ എന്ന് ചോദിക്കുന്നത് ലോകദൃഷ്ടിയിലാണ്, ജ്ഞാനദൃഷ്ടിയിലല്ല. ജ്ഞാനദൃഷ്ടിയിൽ കർമ്മമേ ഇല്ല അവിടെ. പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അയാൾ ധാർമ്മികനാണോ അയാൾ അധാർമ്മികനാണോ എന്നൊരു ചോദ്യം അവിടെ ഇല്ല. എന്തുകൊണ്ട്? അയാൾ ധർമാധർമ്മങ്ങൾക്ക് ഉപരിയാണ്. അതാണ് തത്വജ്ഞാനം. കാരണം ധർമാധർമ്മങ്ങൾക്ക് ഉപരിയായിരിക്കുന്ന പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള ബോധമാണ്. അപ്പൊ ജ്ഞാനദൃഷ്ടിയിൽ ഇത് പരിശോധിക്കാൻ പറ്റത്തില്ല. ലോകദൃഷ്ടി പരിശോധിക്കാം. അയാൾ ചെയ്ത പ്രവൃത്തി ശരിയോ തെറ്റോ? ഇപ്പോൾ ഇന്ദ്രൻ ചെയ്തിരിക്കുന്നു ഹിംസ, അത് ശരിയോ തെറ്റോ? ഇന്ദ്രൻ ഇവിടെ എന്താണ്? ഇന്ദ്രപദവിയിലിരിക്കുമ്പോൾ ഇന്ദ്രന്റെ കർത്തവ്യമാണ് ദണ്ഡനീതികൾ നടപ്പിലാക്കുക. അതിന്റെ ഫലമായി അന്നത്തെ ഇന്ദ്രന്റെ നിയമസംഹിതകൾ അനുസരിച്ച് ഹിംസിക്കേണ്ടവനെ ഹിംസിച്ചു. അപ്പൊ അവിടെ അത് തെറ്റെന്ന് അതിനെ വിധിക്കാൻ ഒരു കോടതി അവിടെ ഇല്ല. ഇത് തൂക്കി കൊല്ലാൻ വിധിച്ചവന് ഹിംസ ഇല്ലാത്തതുപോലെ ഉള്ളൂ അത്. അപ്പൊ അത് രണ്ടും രണ്ട് രീതിയിൽ തന്നെ മനസ്സിലാകണം എന്നാണ്. അതിനെ രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിക്കരുത് എന്നർത്ഥം. ഒരാളുടെ ശരിയും തെറ്റും പരിശോധിക്കുന്നത് അല്ലെങ്കിൽ ഒരു ധർമാധർമ്മങ്ങളെ പരിശോധിക്കുന്നത് ജ്ഞാനദൃഷ്ടിയിൽ അത് അസംഭവമാണ്, അസാധ്യമാണ്. അത് വ്യവഹാരദൃഷ്ടി പരിശോധിക്കണം എന്നർത്ഥം. അപ്പോ ആ ഒരു തത്വജ്ഞാനമുള്ളവനിൽ ഇങ്ങനെയുള്ള ഹിംസാത്മകമായ കർമ്മങ്ങൾ കാണാമോ? കാണാം. അതയാൾ ഏത് അവസ്ഥയിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അതാണ് ഇവിടെയും കാണുന്നത്. അയാൾ ചക്രവർത്തിയാണെങ്കിൽ രാജ്യഭരണം പോലെയുള്ള കർത്തവ്യങ്ങൾ കർമ്മമായി വരും. ഇവിടെ സാമ ദാന ഭേദദണ്ഡങ്ങൾ ചതുരുപായങ്ങളും അയാൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ആ പ്രവൃത്തികൾ തന്റെ ധർമ്മമായി വരുന്നതുകൊണ്ട് ആ പ്രവൃത്തികൾ അവിടെ ആകാം. അത് തെറ്റെന്ന് പറയാൻ കഴിയത്തില്ല മറ്റൊരാൾക്ക്. പക്ഷെ ആ തത്വജ്ഞാനം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ബാധിക്കുന്നില്ല. അതാണ് ജനകം പറയുന്നത്, മിഥിലായാം പ്രദീപ്തായാം നമേ കിഞ്ചന ദഹ്യതി. ഇതെല്ലാം ദഹിച്ചാലും ശരി, എന്ത് ഘോരമായ കർമ്മങ്ങൾ ഇവിടെ സംഭവിച്ചാലും ശരി, അതിനൊന്നും ഉള്ള കർത്തൃത്വം എന്നില്ല. അപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥ അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ കർമ്മം അനുസരിച്ചിട്ടാണ് അവിടെ ധർമാധർമ്മങ്ങൾ നിലനിൽക്കുന്നത്. അതിൻ്റെ ശരിയും തെറ്റും എല്ലാം വ്യവഹാരദൃഷ്ടിയിലൂടെ പരിശോധിക്കണം എന്നാണ്. ഒരാള് യതിയാണ് എന്ന് വെച്ചാൽ യതി എന്ന് പറയുന്ന ഒരു ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു. അയാള് വേഷഭൂഷാദികളെല്ലാം കൊണ്ട് യതിത്വ ധർമ്മത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ അയാൾ അയാളുടെ ധർമ്മത്തിൽ പറയുന്ന എന്താണ്? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇതൊക്കെ അവിടുത്തെ ധർമ്മങ്ങളായി പറഞ്ഞിരിക്കുന്നു. ആ ധർമ്മത്തിൽ അയാൾ വ്യതിചലിച്ചു. അപ്പോൾ അയാൾ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവനാണ്, അല്ലെങ്കിൽ അയാളിൽ ബ്രഹ്മജ്ഞാനമുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യാമോ? അപ്പോൾ ശാസ്ത്രദൃഷ്ടിയിൽ, തത്വജ്ഞാന ദൃഷ്ടിയിൽ അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. കാരണം ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ അവിടെ പരിശോധിക്കേണ്ട എങ്ങനെ? വ്യവഹാരദൃഷ്ടിയിൽ അയാൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു ധർമ്മത്തിൽ ഇത് അനുവദനീയമാണോ അല്ലെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് അയാൾക്ക് ശിക്ഷയ്ക്ക് അവകാശമുണ്ട്. അതിന് തത്വജ്ഞാനുമായിട്ട് ബന്ധമുണ്ട്. ജ്ഞാനദൃഷ്ടിയിലാണെങ്കിലോ അയാൾ പ്രവർത്തിക്കുന്ന അയാളുടെ പ്രവൃത്തികളെ സ്പർശിക്കുന്നില്ല. ഏത് പ്രവൃത്തിയായാലും ശരി, അവിടെ അതയാളെ സ്പർശിക്കുന്നില്ല. പക്ഷെ വ്യവഹാരദൃഷ്ടിയിലാണോ അയാള് ശിക്ഷയ്ക്ക് അർഹനാണ്. അപ്പോൾ അത് എങ്ങനെ വരുന്നു? അത് വ്യവഹാര മര്യാദ അനുസരിച്ച്, ലോകമര്യാദ അനുസരിച്ച്, സമൂഹത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച്, സമൂഹത്തിൻ്റെ നീതി അനുസരിച്ച്. അപ്പോൾ വ്യവഹാരദൃഷ്ടി വേറെ, ശാസ്ത്രദൃഷ്ടി വേറെ. അതാണ് ഇത് രണ്ടും വേർതിരിച്ച് തന്നെ അറിയണം. അപ്പോൾ ആരായാലും ശരി, ഏത് ധർമ്മത്തിൽപ്പെട്ടവനായാലും ശരി, ഏത് അവസ്ഥയിൽപ്പെട്ടവനായാലും ശരി, വ്യാവഹാരികമായ വിഷയങ്ങളിൽ വ്യവഹാരം മര്യാദയ്ക്ക് വിധേയനാണ്. ജ്ഞാനദൃഷ്ടിയിലാണെങ്കിലോ ഇതിനെല്ലാം അതീതനുമാണ്. ഒരേ സമയം കുറച്ചുകൂടി ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താൻ ഒരുവൻ താൻ ആത്മാവാണെന്ന് അറിയുന്നു, ശരി. അവിടെ ആൾ പറയുന്നു, നൈനം ചിന്തന്തി നൈനം ദഹതി ന ചൈനം ക്ലേദയം ദ്യാപഹ ന ശോഷയതി. ഇതെല്ലാം അയാൾക്ക് ബോധമുണ്ട്. അപ്പൊ ജ്ഞാനദൃഷ്ടിയിൽ എന്ത് ചെയ്യുന്നു? ഇതൊന്നും അയാളെ സ്പർശിക്കുന്നില്ല. പാഞ്ചഭൗതികമായ ധർമ്മങ്ങളൊന്നും തന്നെ അയാളെ സ്പർശിക്കുന്നില്ല. വ്യവഹാരദൃഷ്ടിയിലാണെങ്കിലോ തീയെടുത്ത് ദേഹത്ത് വെച്ച് നോക്കിയാൽ പൊള്ളും. അവിടെ നൈനം ദഹതി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം, ചികിത്സിക്കണം. ഒന്നെന്താണ്? വ്യവഹാരദൃഷ്ടി. അപ്പോൾ അവിടെ നൈനം ദഹതി എന്ന് പറഞ്ഞിരിക്കുന്നു വ്യവഹാരദൃഷ്ടിയിലല്ല, അതിവിടെ പറയുന്ന ശാസ്ത്രദൃഷ്ടിയിലാണ്. വ്യവഹാരദൃഷ്ടിയിലാണെങ്കിലോ പൊള്ളാതെ സൂക്ഷിക്കണം, തടിയെ സൂക്ഷിച്ചോണം. പൊള്ളിയാൽ പോയി, ചികിത്സിച്ചേ പറ്റും. ഇത് രണ്ടിനെയും കൂടെ കൂട്ടിക്കൊഴിക്കരുത്. അയാൾ ആത്മജ്ഞാനിയല്ലേ, അയാളെ ദേഹം പൊള്ളാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നു, ശുദ്ധമണ്ഡത്തനമാണ്. രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ തൻ്റെ ധർമ്മത്തിനനുസരിച്ചുള്ള വ്യവഹാരത്തിലെ മര്യാദകൾ പാലിക്കുന്ന വേറെ ഒരു കാര്യമാണ്. ഇവിടെ പറയുന്ന ആത്മദൃഷ്ടി വേറെയാണ്. അപ്പോൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, സന്യാസിമാർ അവരെ വിധി നിഷേധങ്ങളൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യം ഇതാണ്. അത് ഏത് ദൃഷ്ടി പറയുന്നു? വ്യവഹാരദൃഷ്ടിയിലാണെങ്കിൽ അപ്പറയുന്നത് ശരിയല്ല, അവർക്ക് വിധി നിഷേധങ്ങളെല്ലാം ഉണ്ട്. ജ്ഞാനദൃഷ്ടിയിലാണെങ്കിൽ അല്ലെങ്കിൽ ശാസ്ത്രദൃഷ്ടിയിലാണെങ്കിൽ ഒന്നുമില്ല. അത് കേവലം ആന്തരികമായ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. അതിന് ബാഹ്യമായ ജ്ഞാനത്തിന് അതാണ് പറയുന്നത്, ജ്ഞാനം കാരകമല്ല. ജ്ഞാനത്തിന് യാതൊരു തരത്തിലുള്ള വ്യവഹാര സാമർഥ്യവുമില്ല. വ്യവഹാരത്തിന്റെ നിയമങ്ങളും മര്യാദകളുമെല്ലാം, വ്യവഹാരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും ചിന്തയുടെയും മണ്ഡലം വേറെയാണ്, തത്വജ്ഞാനത്തിന്റെ മണ്ഡലം വേറെയാണ്. തത്വജ്ഞാനം എന്ന് പറയുന്ന തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള നിശ്ചിതമായ ബോധം, ആ ബോധത്തിൽ എന്താണ് നൈനം ദഹതി, തന്നെ പാവകൻ ദഹിപ്പിക്കുന്നില്ല, അത് ശരിയാണ്. മറിച്ച് വ്യവഹാരത്തിന്റെ നിലയിൽ വരുമ്പോഴോ, വ്യവഹാരം എന്ന് പറയുമ്പോൾ വാക്കിൻ്റെയും മനസ്സിൻ്റെയും പ്രവൃത്തിയുടെയും നിലയിലാണെങ്കിലോ പാവകൻ ദഹിപ്പിക്കും. എന്ത് എങ്ങനെ, തീയിൽ തൊട്ടുകഴിഞ്ഞാൽ ശരീരം പൊള്ളും പ്രവൃത്തിയുടെ നിലയിൽ. വാക്കോ നിലവിളിക്കും, അയ്യോ എൻ്റെ ദേഹം പൊള്ളുന്നേ, ഓടി വരണേ, വാക്കിനെ അത് ബാധിക്കും. മനസ്സിനെയോ, ഉള്ളിൽ വേദന വരും, മനസ്സിൽ വേദന വരും, അസഹ്യമായ വേദന വരും ശരീരം പൊള്ളിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ദാഹം എന്ന് പറയുന്നത് വ്യവഹാരത്തെ, പ്രവൃത്തിയെ, ശരീരസംബന്ധമായിട്ടുള്ള പ്രവൃത്തിയെ, വാക്കിനെ, മനസ്സിനെ, എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ താൻ വിധി നിഷേധങ്ങൾക്ക് അതീതനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അത് ആർക്ക് കാര്യമില്ല, ശരീരത്തോടുകൂടി ആരൊക്കെ ഇരിക്കുന്നു, എല്ലാവർക്കും ഇത് ബാധകമാണ്. ശരീരം ധരിച്ചിരിക്കുന്ന എല്ലാവർക്കും, ഒരു തത്വജ്ഞാനിയാണോ അജ്ഞാനിയാണോ ഒരു വ്യത്യാസമില്ല. വ്യവഹാര ദൃഷ്ടിയിൽ സർവരും തുല്യരാണ്. അവിടെ ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദമൊന്നുമില്ല. പാമരനെന്നോ പണ്ഡിതനെന്നോ ഭേദമില്ല. ആത്മജ്ഞാനമോ വ്യവഹാരജ്ഞാനമോ അങ്ങനെ ഒരു വ്യത്യാസം യാതൊന്നുമില്ല. ശരീരത്തെ ധരിച്ചിരിക്കുന്ന സർവർക്കും വ്യവഹാരദൃഷ്ടിയിൽ എന്തുകൊണ്ട്? നിങ്ങളുടെ ശരീരത്തിൽ അഗ്നി സ്പർശിച്ചാൽ ദേഹം പൊള്ളുമെങ്കിൽ അജ്ഞാനിയുടെ ശരീരവും അജ്ഞാനിയുടെ ശരീരവും എന്ന് പറഞ്ഞ് യാതൊരു വ്യത്യാസമില്ല. അവിടെ ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും എല്ലാം ഉണ്ട്. അത് ആ വ്യവഹാര തലത്തിൽ അത് ബാധിക്കും. അവിടെ കുറ്റവും ശിക്ഷയും എല്ലാം ബാധകമായ തലമാണ്. പക്ഷെ മറിച്ച് ശാസ്ത്രദൃഷ്ടിയിൽ അവിടെ വ്യത്യാസമുണ്ട്. ആ ശാസ്ത്രദൃഷ്ടി എന്ന് പറയുന്നത് ഇവിടെ ഈ തത്വത്തെ ശ്രവിച്ചവനേ ഉള്ളൂ, മറ്റുള്ളവർക്കില്ല. അവിടെ ആ ശാസ്ത്രദൃഷ്ടിയിൽ അവനെ അത് സ്പർശിക്കുന്നില്ല. അവൻ സംസാര അതീതനായിരിക്കുന്നു, ധർമാധർമ്മങ്ങൾക്കുപരിയാണ്. ഒരേ സമയം തന്നെ ഒരു വ്യക്തിയിൽ രണ്ട് തലമുണ്ട്, ഒന്ന് വ്യവഹാരദൃഷ്ടി, മറ്റൊന്ന് ശാസ്ത്രദൃഷ്ടി. ഒന്ന് കർമ്മദൃഷ്ടി, മറ്റൊന്ന് ശാസ്ത്രദൃഷ്ടി. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും പരസ്പരം ബന്ധപ്പെടുത്താൻ പാടില്ല, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്റെ രോമത്തെ പോലെ സ്പർശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ജ്ഞാനദൃഷ്ടി പറയുകയാണ്, അല്ലാതെ ഞാൻ എന്നുള്ള ദൃഷ്ടിയിലല്ല. ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ദൃഷ്ടിയിലല്ല പറയുന്നത്. ഇന്ദ്രൻ എന്നുള്ള വ്യക്തിയെ പരിശോധിക്കുമ്പോൾ ഇന്ദ്രനെ ഹിംസിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ, അതനുസരിച്ചാണ് ഇന്ദ്രന് ശിക്ഷ വിധിക്കേണ്ടത്. ഇന്ദ്രനെ കോടതിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയ ജഡ്ജിക്ക് ശിക്ഷ വിധിക്കാം, ആ ഇയാൾ ചെയ്തത് തെറ്റാണ്, ഇയാളെയും ശിരസ് ഛേദിക്കാം. അല്ലെങ്കിൽ പറയാം, ഇയാൾ ചെയ്തത് തെറ്റല്ല, ഇത് ഇയാളുടെ ധർമ്മമാണ്, അതുകൊണ്ട് ഇയാൾ ചെയ്തത് ശരിയാണ്. ഇന്നത്തെ ലോകത്തും അങ്ങനെ തന്നെയാണ്, ഹിംസയും അഹിംസയൊക്കെ തീരുമാനിക്കുന്നത് വ്യവഹാര ദൃഷ്ടിയിലാണ്, ഈ നിയമം അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് അതൊന്നും ജ്ഞാനദൃഷ്ടിയിൽ അത് പറയുന്നു. പിന്നെ സാധാരണ പറയുന്ന ഒന്ന്, മാനാപമാനങ്ങൾക്ക് വരിയായിരിക്കുക എന്നെല്ലാം പറയുന്നതൊക്കെ വ്യവഹാര ദൃഷ്ടിയിലാണ്, തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിലല്ല. തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടി പറയുന്നത് ആത്മബോധത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു. അഹംഭാവം ഇല്ലാതിരിക്കുക, അതൊക്കെ ചിത്ത സംസ്കാരത്തിന്റെ ഭാഗമായി പറയുന്ന കാര്യങ്ങളാണ്. അതെല്ലാം വ്യവഹാര ദൃഷ്ടി പറയുന്നതാണ്. അഭിമാനം പാടില്ല, ഞാനെന്നുള്ള ഭാവം തോന്നരുത്. ശരീരത്തിന്റെ ബന്ധു ധന ബലങ്ങൾ, ഈ ബലത്തിലൊന്നും അഭിമാനിക്കരുത്. ഇതെല്ലാം വ്യവഹാര ദൃഷ്ടിയാണ്. അപ്പോൾ അവന്റെ ചിത്ത സംസ്കാരത്തിന് വേണ്ടി, അന്ധക്കരണ സംസ്കാരത്തിന് വേണ്ടി ഇങ്ങനെയുള്ളതല്ല. ഇതെല്ലാം ശരിക്കും അങ്ങനെ അഹ്മാനിത്വം, അതംബിത്വം, അഹിംസ, ക്ഷാന്തിരാജ് അർജവും, ആചാര്യ ഉപാസനം, ശൗചം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം വ്യവഹാര ദൃഷ്ടി പറയുന്ന കാര്യങ്ങളാണ്. ആത്മദൃഷ്ടി എന്ന് പറയുന്നത് അത് ഏകരൂപത്തിലാണ്. താൻ സച്ചിദാനന്ദ സ്വരൂപനാണെന്നുള്ള ബോധം അത് മാത്രം. അതായത് ശ്രുതി ബോധിപ്പിക്കുന്ന തന്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ആ ബോധം, അത് മാത്രമാണ് ആത്മദൃഷ്ടി. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ കാര്യങ്ങൾ, ബാക്കി വ്യവഹാരത്തിന്റെ പ്രകടനത്തിൽ ഉപദേശിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം, അഹന്താത്യാഗം, അഹിംസാദി ഗുണങ്ങളെ ശീലിക്കുക, അവിടെ രണ്ടുമുണ്ട്, ഗ്രാഹ്യമായിട്ടുള്ളതുണ്ട്, അമാനിത്വം തുടങ്ങിയ ചില സദ്ഗുണങ്ങളെ സേവിക്കുക, പിന്നെ ഹിംസാദി ഹിംസ ക്രൗര്യം കാമ അതി ദോഷങ്ങൾ ഉപേക്ഷിക്കുക, ഇതെല്ലാം വ്യവഹാര ദൃഷ്ടിയിൽ പറയുന്ന കാര്യങ്ങൾ. ഇതിനെ ആത്മദൃഷ്ടിയുമായി ബന്ധപ്പെടുത്തല്ല. ഇവിടെ ശാസ്ത്രദൃഷ്ടി, ആത്മദൃഷ്ടി, ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നതിന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് വ്യക്തമായി ധരിച്ചിരിക്കേണ്ട കാര്യവുമാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ ബന്ധപ്പെടുത്തി ചോദിക്കും. ഇങ്ങനെ ഒരു തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുകയും ഇന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു, ഇതങ്ങനെ രണ്ട് ശരിയാകും എന്നാണ്. അത് ഇതുപോലെയാണ് നമ്മൾ ചോദിക്കുന്ന, ഇവിടെ പകലായിരിക്കെ വേറൊരു ഭാഗത്ത് എങ്ങനെ രാത്രിയായിരിക്കും എന്ന് ചോദിക്കുന്ന പോലെയാണ്. നമ്മുടെ മനസ്സിൽ ഇതെന്തോ രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണെന്നുള്ള ഒരു ധാരണയില്ലാതെ ചോദിക്കുന്നു. അതാകാം, അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഇവിടെ പകലായിരിക്കുന്നു, വേറൊരു ഭാഗത്ത് രാത്രിയായിരിക്കും. ഇതിൽ വൈരുദ്ധ്യമില്ലാത്ത വൈരുദ്ധ്യത്തെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട എന്താണ്? ആ ചോദ്യം എന്ന് പറയുന്നതാണ് അസംബന്ധം. നമ്മുടെ യുക്തിക്കാണ് അവിടെ ദോഷം വന്നിരിക്കുന്നത്, ചോദ്യത്തിനാണ്. അങ്ങനെ ഒരു ആക്ഷേപം അവിടെ നമുക്ക് ഉന്നയിക്കുന്നതിനുള്ള യൗക്തികമായ സാമർഥ്യമില്ല, ശരിയല്ല. അതുപോലെയാണ് തത്വജ്ഞാനത്തിൽ അത് സംഭവിക്കാമോ എന്ന് ചോദിക്കുന്നു. തത്വജ്ഞാനവും അതുമായിട്ട് ബന്ധമില്ല. വേറെന്ന് ചോദിക്കുക, എന്താണോ ധർമാധർമ്മങ്ങളുടെ വിവേകത്തിൽ അധർമ്മത്തിന് സ്ഥാനമുണ്ടോ? അത് ചോദിക്കാം. പിന്നെ ധർമാധർമ്മങ്ങളുടെ വിവേകമുള്ള ഒരുവൻ അധർമ്മത്തെ ആചരിക്കാമോ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു പോരായ്മയുണ്ട്. ഒരാൾക്ക് ധർമാധർമ്മങ്ങളുടെ വിവേകമുണ്ട്, പക്ഷേ അയാൾ അധർമ്മം പ്രവർത്തിച്ചു, അത് പാടുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു ദോഷമുണ്ട്. എന്താണ്? കാരണം ധർമ്മം, ധർമാധർമ്മങ്ങളിൽ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിനും അധർമ്മത്തെ ഒഴിവാക്കുന്നതിനും വിവേകം മാത്രം പോരാ. ഒരാൾ വിവേകമുണ്ട്, അതുകൊണ്ട് അയാൾക്ക് ധർമ്മത്തെ അനുഷ്ഠിക്കാം. അയാൾ ധർമ്മമേ അനുഷ്ഠിക്കൂ എന്ന നിയമമില്ല. കാരണം ജ്ഞാനത്തിന്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ്, അതിന് കാരകത്വമില്ല. അയാൾക്ക് ധർമാധർമ്മ വിവേകമുണ്ട്, പക്ഷേ അയാൾ അധർമ്മം പ്രവർത്തിക്കുന്നത് അങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? ധർമാധർമ്മ വിവേകമുള്ളവനും പ്രവൃത്തി എന്ന് പറയുന്നത് എപ്പോഴും വിവേകത്തെ ആശ്രയിച്ച് മാത്രമല്ല. ധർമാധർമ്മ വിവേകമുള്ള ഒരുവനിൽ രാഗമാണ് പ്രബലമെങ്കിൽ അവൻ രാഗത്തിനനുസരിച്ച് പ്രവർത്തിക്കും, വിവേകത്തെ രാഗം കീഴ്പ്പെടുത്തും. അപ്പോൾ പ്രവൃത്തി ചെയ്തതിനനുസരിച്ചായിരിക്കും അയാളുടെ ഉള്ളിലിരിക്കുന്ന, മുഖ്യമായും അത് സ്വാധീനിക്കുന്നത് അയാളുടെ ഉള്ളിലിരിക്കുന്ന രാഗവും ദ്വേഷവും അനുസരിച്ചിട്ടായിരിക്കും. അവിടെ രാഗം വിവേകത്തെക്കാൾ ശക്തമാണെങ്കിൽ വിവേകത്തെ അഭിഭവിപ്പിക്കും, കീഴ്പ്പെടുത്തും രാഗം. എന്നിട്ട് രാഗത്തിനനുസരിച്ച് അയാൾ പ്രവൃത്തി. ദേഷ്യത്തിനാണ് ശക്തമെങ്കിൽ ദേഷ്യമനുസരിച്ചാണ് നിവർത്തിക്കും. പക്ഷേ ആ രാഗദ്വേഷങ്ങളെ കീഴ്പ്പെടുത്തുന്നതിനുള്ള വിവേകമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ അവിടെയും എന്താണ്, വിവേകത്തെ സഹായിക്കുന്നതിന് പ്രവർത്തിക്കുന്നതിന് അനുകൂലമായ പ്രബലമായ സംസ്കാരം വേണം, ധാർമ്മികമായ സംസ്കാരം വേണം. അവിടെ പ്രവൃത്തിയെ അവിടെ സ്വാധീനിക്കുന്ന എന്താണ്, വിവേകമല്ല സംസ്കാരമാണ്. ഒരാൾ വിവേകമുണ്ട്, അയാളിൽ പുണ്യത്തിന്റെ ആധിക്യമുണ്ടെങ്കിൽ, പുണ്യം എന്ന് പറയുന്നത് സത് സംസ്കാരമാണ്, അയാൾ സത്പ്രവൃത്തി ചെയ്യും. അല്ല, പാപത്തിന്റെ ആധിക്യമാണ് ഇരിക്കുന്നതെങ്കിൽ അയാൾ ദുഷ്പ്രവൃത്തി ചെയ്യും. അവിടെയും പ്രവൃത്തിയെ എപ്പോഴും സ്വാധീനിക്കുന്നത് വിവേകത്തെക്കാൾ ഉപരി സംസ്കാരമാണ്. പാപ സംസ്കാരം കൊണ്ട് പാപപ്രവൃത്തി പോകുന്നു, പുണ്യസംസ്കാരം കൊണ്ട് പുണ്യപ്രവൃത്തി പോകുന്നു. അവിടെയും സ്വാധീനം സംസ്കാരത്തിനാണ്. അതുകൊണ്ടാണ് ധർമാധർമ്മ വിവേകം ഉള്ളവനും ദുര്യോധനെ പോലെയുള്ളവർ പറയുന്നത്, എനിക്ക് ധർമ്മമേത് അധർമ്മമേത് എന്ന് തിരിച്ചറിയാം, പക്ഷേ എന്റെ ഉള്ളിലിരിക്കുന്ന പ്രബലമായ പാപ സംസ്കാരം എന്നെ കൊണ്ട് അധർമ്മത്തെ പ്രവർത്തിപ്പിക്കുന്നു. അപ്പൊ ധർമ്മശാസ്ത്രങ്ങളുടെ എല്ലാം പാഠം ഉൾക്കൊണ്ടാലും അത് സംഭവിക്കും. അവിടെ പോലും അങ്ങനെയാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബ്രഹ്മജ്ഞാനം അതുമായിട്ട് എന്താ ബന്ധം, യാതൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് എവിടെയാണോ ശാസ്ത്രദൃഷ്ടിയെ അവലംബിച്ച് കാര്യങ്ങൾ പറയുന്നത് അതിനെ ശാസ്ത്രദൃഷ്ടിയായി തന്നെ ഗ്രഹിക്കണം. ശാസ്ത്രം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉപനിഷത്തിനെയാണ്. ആത്മബോധത്തെക്കുറിച്ച് പറയുന്ന ഇത് കർമ്മപ്രകരണമല്ല, വേദാന്ത വാക്യങ്ങളെയാണ്. അതിന്റെ ദൃഷ്ടി എന്ന് പറയുന്ന ആ വേദാന്ത വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തിൽ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തസ്യ മീയത്തത്ര ലോമച്ചെന്ന മീയത്തെ, എന്റെ ലോമത്തെ പോലും അത് സ്പർശിക്കുന്നില്ല, സയോ മാം യഥാകു എന്ന് പറയുന്നു. എന്തുകൊണ്ട്, എന്ത് അറിവാണ് പറയുന്നു, യോ മാം വേദ, തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നവനെ. അതുകൊണ്ട് എന്താണ് പറയുന്നത്, എന്നത്തും ശോചിത്വം അർഹത്തി. അപ്പൊ തത്വജ്ഞാനിയെ കുറിച്ച് ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല. അജ്ഞാനികളെ കുറിച്ച് പോലും ദുഃഖിക്കേണ്ട കാര്യമില്ലെന്ന് പറയും, പിന്നെ ജ്ഞാനിയുടെ കാര്യം പറയാനുണ്ടോ? ഇല്ല, അയാൾ അങ്ങനെ ആയല്ലോ, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് തത്വജ്ഞാനിയെ കൊടുത്ത് ആരും വിലപിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്, ആ തത്വജ്ഞാനിയെ ഒന്നും തന്നെ സ്പർശിക്കുന്നില്ല. എന്തുകൊണ്ട്, യോ മാം മേധ, തന്റെ സ്വരൂപമായിരിക്കുന്ന തത്വത്തെ ആരാണോ അറിഞ്ഞിരിക്കുന്നത്. പറയുന്നു, നഹവൈ തസ്യ കേനച കർമ്മണ ലോകോ മീയതേ, ലോകം തത്വജ്ഞാനത്തിന്റെ ഫലം. എന്താണ് തത്വജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത്? എന്താണ് മുക്തി. തത്വജ്ഞാനത്തിന്റെ ഫലമായിരിക്കുന്ന മുക്തി, മുക്തി എന്ന് പറയുന്നത് എന്താണ്? ജന്മങ്ങളിൽ നിന്നുള്ള മുക്തി. ഇപ്പോൾ താൻ ധരിച്ചിരിക്കുന്നു, തനിക്ക് ജനന മരണങ്ങളുണ്ട്. ഇവിടെ തത്വജ്ഞാനത്തിൽ എന്താണ്, താൻ ജനന മരണരഹിതനാണ്, നജായതയും പ്രിയതയും എന്നുള്ള ബോധമാണ്. ആ ബോധം ആണ് അയാളിലുള്ള ജനന മരണങ്ങളെല്ലാം ഇല്ലാതാക്കുന്നത്. ആ ബോധത്തിലാണ് അതില്ലാതാകുന്നത്. ആ ബോധം എന്ന് പറയുന്നത് വെളിച്ചമാണ്. അവിടെ ജനന മരണരൂപത്തിലുള്ള അന്ധകാരം അവിടെ ഇല്ല. അല്ല, പിന്നെ ജനിക്കുന്നോ മരിക്കുന്നില്ലയോ, അല്ലെങ്കിൽ ആ ജനനത്തിനും മരണമായിട്ടുള്ള കർമ്മങ്ങളോ കർമ്മങ്ങളുടെ സംസ്കാരമോ ഉണ്ടോ, അതൊക്കെ ഇല്ലാതായോ, അതൊക്കെ അതിനെ സംബന്ധിച്ചുള്ള ഗൗണമായ ചർച്ചകളാണ്. എന്തുകൊണ്ട് ജനന മരണങ്ങൾ ഇല്ലാതാകുന്നു? ജ്ഞാനം കൊണ്ട് ജനന മരണങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന കർമ്മങ്ങളുടെ സംസ്കാരങ്ങളെല്ലാം നശിച്ചു. ഇതെല്ലാം ഗൗണ ചർച്ചയാണ്. മുഖ്യമായ ചർച്ചയിൽ എന്താണ്, തന്നിൽ ജനന മരണങ്ങളില്ല, അതുകൊണ്ട് താൻ അതിനെ പ്രാപിച്ചിട്ടില്ല, ഇപ്പോൾ താൻ ജനനത്തിലോ മരണത്തിലോ ഇല്ല, ഇനി താൻ ഒരിക്കലും അതിനെ പ്രാപിക്കുന്നുമില്ല. ഇല്ലാത്തതിനെങ്ങനെ പ്രാപിക്കും? ഇല്ലാത്തതിനെന്താ സംസ്കാരം? ഇല്ലാത്തതിന് ഉള്ളതായ സംസ്കാരം ഉണ്ടാവും? ഇല്ല. അപ്പോ ത്രികാലത്തിലും തന്നിൽ സംസാരം നിലനിൽക്കുന്നില്ല, ജനന മരണങ്ങൾ നിലനിൽക്കുന്നില്ല, അങ്ങനെ ഒന്ന് തന്നിൽ പരമാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ള ബോധമാണ് വാസ്തവത്തിലുള്ള മുക്തി എന്ന് പറയുന്നത്. ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്ന മുക്തി എന്ന് പറയുന്നതാണ്. അവിടെ പിന്നെ അതിന്റെ ഹേതുക്കളെ കുറിച്ചോ അതിന്റെ ഫലത്തെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. അതായത് ജന്മഹേതുവായ കർമ്മ സംസ്കാരങ്ങളെക്കുറിച്ചോ ജന്മഫലമായിരിക്കുന്ന സുഖദുഃഖാദി അനുഭവങ്ങളെക്കുറിച്ചോ ഉള്ള ചർച്ചകളെ അവിടെ വരുന്നില്ല. പിന്നെയോ തന്റെ സ്വരൂപം തന്നെ നിത്യമുക്തമാണ്. അപ്പോ തന്റെ നിത്യമുക്തമായിരിക്കുന്ന തന്റെ സ്വരൂപത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ് ലോകം ഫലം എന്ന് പറയുന്നത്. ആ ഫലത്തിന് യാതൊരു കുറവ് സംഭവിക്കുന്നില്ല. നമിയതേ, എന്തുകൊണ്ട് തസ്യ കേനച കർമ്മണ, അയാളുടെ പ്രവൃത്തികളെ കൊണ്ട്. ഇന്ദ്രനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇന്ദ്രൻ ചെയ്ത്? വളരെ ക്രൂരമായ നമ്മളെ പറയുന്നു, അടുത്ത് പറയും, ക്രൂരമായ കർമ്മം ഏതുക്തം ഭവതി യസ്മാദ് ഈദൃശാന്യവി ക്രൂരാണി കർമാണി കൃതപത്തോ. അത് കർമ്മം ക്രൂരം തന്നെ. ഹിംസ എന്ന് പറയുന്നത് അതിന് എവിടെ ആര് ചെയ്താലും അത് ക്രൂര കർമ്മം തന്നെയാണ്. ബാധിക്കുന്നോ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം വേറെ കാര്യം. ഇവിടെ അഹിംസ ഉപദേശിക്കുന്നതിന് എന്തുകൊണ്ടാണ്? നമ്മുടെ സനാതനധർമ്മത്തിൽ അത് അഹിംസ, അത് ഹിംസിക്കുന്നവനെ അത് ബാധിക്കുന്നോ ബാധിക്കുന്നില്ലേ എന്ന് നോക്കിയിട്ടല്ല, അതുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ ഹിംസ എന്ന് പറയുന്നത് ക്രൂരകർമ്മമാണ്. എന്തുകൊണ്ട്? അത് ജീവന് ദുഃഖത്തെ പീഡയെ കൊടുക്കുന്ന കർമ്മമാണ്. ഒരു ജീവനെ പീഡിപ്പിക്കുന്ന ഒരു കർമ്മം ഒരാൾ ചെയ്യാൻ പാടില്ല. ജീവനെ ഹിംസിക്കുന്ന കർമ്മം ചെയ്യാൻ പാടില്ല. അത് ചെയ്യുമ്പോൾ തന്നെ അത് ബാധിക്കുന്നോ ബാധിക്കുന്നില്ലേ എന്ന് നോക്കിയിട്ടല്ല ധർമ്മശാസ്ത്രങ്ങൾ അത് പറയുന്നു. മറ്റൊരുവിനെ അത് പീഡിപ്പിക്കുന്നുണ്ടോ, ഒരു ജീവന്റെ ജീവനെ ഹനിക്കുന്നുണ്ടോ, അതിന് വേദനയെ കൊടുക്കുന്നുണ്ടോ, ദുഃഖത്തെ കൊടുക്കുന്നുണ്ടോ, അത് ചെയ്യാൻ പാടില്ല. മാഹിംസ്യാദ് സർവഭൂതാനി എന്ന് പറയുന്ന ആർഷ സന്ദേശത്തിന്റെ കാതൽ അതാണ്. അല്ല, ഞാൻ ചെയ്താലും എന്നെ ഒന്നും ബാധിക്കത്തില്ല എന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യാതിരിക്കാം, അങ്ങനെയല്ല. അത് ചെയ്യാൻ പാടില്ല, പീഡിപ്പിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് പീഡ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ മാംസഭക്ഷണവും മറ്റും നിഷേധിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ മറ്റൊരു ജീവന്റെ പീഡ തനിക്ക് പ്രത്യക്ഷമായ അനുഭവമായി വരുമ്പോൾ ഒരുവിനെ ഹിംസിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അതിനെ അവന് തന്റെ പീഡ പോലെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു മറ്റൊരു ജീവന്റെ വേദന അതവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം തന്റെ വേദനയെ തനിക്കറിയാം. അപ്പോ മറ്റൊരു ജീവിയെ ഹിംസിച്ചുകൊണ്ട് അതിനെ വേദനിപ്പിച്ചുകൊണ്ട് അതിന്റെ മാംസത്തെ തന്റെ മാംസത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി ഭക്ഷിക്കുക, അതിന് യാതൊരു നീതീകരണവുമില്ല. അത് അരുത് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു, ചെയ്യാൻ പാടില്ല. അതിന്റെ പിന്നിൽ എന്താണ്? പീഡയാണ്, പ്രാണിപീഡയാണ്. അതിന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അത് തനിക്ക് ഹിതമില്ലാത്തത് അന്യന് ഹിതമില്ലാന്ന് മനസ്സിലാക്കുക. തന്റെ മാംസം മറ്റൊരുവൻ ഭക്ഷിച്ചാൽ അതെങ്ങനെയാണോ തനിക്ക് അഹിതമായി വരുന്നത്, അതുപോലെ മറ്റൊരു ജീവിയുടെ മാംസം ഭക്ഷിക്കുന്ന ആ ജീവിക്കും ഹിതമല്ല. അപ്പോൾ അന്യന് വേണ്ടി നമ്മൾ ഒരുപാട് പരോപകാരം ചെയ്യുകയും അന്യനെ പീഡിപ്പിക്കുകയും ചെയ്താൽ അതിനൊരർത്ഥമില്ല. അത് അഹിതമാണ്, അഹിതമായത് ചെയ്യരുത്. അതുകൊണ്ടാണ് മാംസഭക്ഷണത്തെയും മറ്റും നമ്മൾ നിഷേധിച്ചിരിക്കുന്നത്. അത് എന്താണ്? അതാണ് നേരത്തെ പറഞ്ഞു വ്യവഹാരം മര്യാദ എന്ന് പറയുന്നത്. അത് പാടില്ല. അത് തന്നെ ബാധിക്കുന്നോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല അത് പറയുന്നു. വ്യവഹാരത്തിന്റെ മര്യാദ അനുസരിച്ച് പറയുന്നു. അത് ആരും ചെയ്യാൻ പാടില്ല. അവിടെ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അത് നിഷേധമാണ്. പീഡയെക്കുറിച്ച് ചിന്തിക്കുന്നവന്, പരപീഡയെക്കുറിച്ച് ചിന്തിക്കുന്നവനും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഇത് തന്റെ കർത്തവ്യമായി വന്നു എന്നത്. അപ്പോ എന്താണ് ഇത് കർത്തവ്യമല്ല, മറ്റു കർത്തവ്യമല്ലേ എന്ന് പറയുന്നതല്ല. മറ്റേതെന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു പ്രാണിയെ പീഡിപ്പിച്ച് അതിൻ്റെ മാംസത്തെ എടുത്ത് തൻ്റെ മാംസത്തെ പോഷിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? തൻ്റെ രസനേന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ള കർത്തവ്യമല്ല. അത് രണ്ടിനെയും ഒന്നായി കാണരുത്. ഇവിടെ അങ്ങനെയല്ല. ഇന്ദ്രൻ എന്ന് പറയുന്ന പദവിയിലിരിക്കുമ്പോൾ അയാൾക്ക് ദണ്ഡനീതി നടപ്പിലാക്കണം. അത് തൻ്റെ സുഖത്തിനു വേണ്ടി ചെയ്യുന്നതല്ല, ലോകത്തിൻ്റെ യോഗക്ഷേമത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നതാണ്. അവിടെ അതിന് സ്വാർത്ഥതയൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ലോകവ്യവസ്ഥിതി അങ്ങനെ ആയതുകൊണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ക്രൂരമായ കർമ്മമാണെങ്കിലും പറയും എങ്ങനെ വ്യവഹാര ദൃഷ്ടിയിൽ ഹിംസയാണ്. പക്ഷെ തത്വജ്ഞൻ എന്നുള്ള നിലയ്ക്ക് അത് തന്നെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു തസ്യ കേനച കർമ്മണ, ഒരു കർമ്മം കൊണ്ട് എന്താണ് ലോകം, എൻ്റെ ഞാൻ ഇനി എന്നിൽ പ്രകാശിക്കുന്ന ഈ അറിവ്, ആ അറിവിൻ്റെ ഫലമായിരിക്കുന്ന മുക്തി അതിനെ ബാധിക്കുന്നില്ല. അതാണ് യോ മാം വേദ നഹ വൈ തസ്യ കേനച കർമ്മണ ലോകോ ന മീയത്തെ ഇത്യാദി. ഏത് ഉക്തം ഭവതി, എന്റെ താല്പര്യം പറയുന്നു, യസ്മാത് ഈദൃശാന്യവി ക്രൂരാണി കർമാണി കൃതവതഃ, കർമ്മങ്ങൾ ക്രൂരം തന്നെയാണ് പറയുന്നു. മമ ബ്രഹ്മഭൂതസ്യ, പക്ഷേ ഞാനെന്താണ് ഇവിടെ ബ്രഹ്മഭൂതനാണ്. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി, ഇതേലും പറഞ്ഞുണ്ടല്ലോ. ആ ബ്രഹ്മഭൂതനായിരിക്കുന്നതെന്ന് വെച്ചാൽ താൻ ബ്രഹ്മസ്വരൂപനാണ് എന്നുള്ള ബോധത്തോടുകൂടിയിരിക്കുന്നവനാണ് ബ്രഹ്മഭൂതൻ. ശരീരാഭിമാനത്തെ വിട്ടിട്ട് അങ്ങനെയുള്ള ബോധത്തോടുകൂടിയിരിക്കുന്നവന് ക്രൂരാണി കർമാണി, ക്രൂര കർമ്മങ്ങളിൽ ലോമാനി ലോമാ പിന്നെ ഹിംസ്യത്തെ, അവന്റെ രോമങ്ങളെപ്പോലും ഇതൊന്നും സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് നമ്മെ കർമാണി ലിംബന്തി എന്ന് പറഞ്ഞതാണ്. ലേശം പോലും ഈ കർമ്മങ്ങൾ അവിടെ സ്പർശിക്കുന്നില്ല എന്നുവെച്ചാൽ തൻ്റെ മുക്തിയെ ഇതൊന്നും സ്പർശിക്കുന്നില്ല. ഇതെങ്ങനെയാണോ തന്നെ സംഭവിക്കുന്ന സായു അന്യോപി മാം വേദ, അതുപോലെ ആരാണോ ഇങ്ങനെ തന്നെ തത്വസ്വരൂപമായി ഗ്രഹിക്കുന്നത്, ഇവിടെ ഇന്ദ്രൻ പറയുന്നത് എന്നെ അറിയാനാണ് എന്നുവെച്ചാൽ എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, അത് ശാസ്ത്രദൃഷ്ടി പറയുന്നതാണ്, വ്യവഹാര ദൃഷ്ടിയിൽ ഞാനെന്ന് പറയുന്നതല്ല. എന്നുവെച്ചാൽ തത്വത്തെ അറിയുന്നവൻ തസ്യ, അവന് കേനചിതപി കർമ്മണ, ഒരു കർമ്മം കൊണ്ട് തന്നെ, എന്നുവെച്ചാൽ അവൻ ഏത് അവസ്ഥയിലാണോ ഏത് ധർമ്മത്തിലാണോ ആ ധർമ്മത്തിലുള്ള ഒരു പ്രവൃത്തി കൊണ്ടും ലോകോ നഹിംസ്യത്തെ, ആ കർമ്മഫലമായ മുക്തിക്ക് നാശം സംഭവിക്കുന്നില്ല, അവൻ മുക്തം തന്നെയാണ്. അപ്പോൾ എന്തായാലും അവൻ മുക്തനാണ്, മുക്തിക്ക് ദോഷമൊന്നും വരുന്നില്ല. പിന്നെ അവൻ്റെ പ്രവൃത്തി എന്തിനെ ആശ്രയിച്ചായിരിക്കണം? ഇത് പറയുന്നത് വ്യവഹാര മര്യാദയെ ആശ്രയിച്ചായിരിക്കുക. എന്തായാലും മുക്തിയെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇന്ദ്രനാണെങ്കിൽ ഇന്ദ്രന്റെ കർമ്മം ചെയ്യുക, മനുഷ്യനാണെങ്കിൽ മനുഷ്യന്റെ കർമ്മം ചെയ്യുക. അവസാനം കർമ്മത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ എന്തായാലും അവിടെ വരുന്ന എന്താണ്? ലോകം മര്യാദ അനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ്. തത്വജ്ഞാനത്തിന്റെ തലത്തിലേക്ക് വരുമ്പോഴോ അതിന് പ്രവൃത്തിയുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരുവൻ എന്തുകൊണ്ടങ്ങനെ പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ ആ ചോദ്യത്തിന്റെ താല്പര്യം എന്താണ്? ലോകം മര്യാദയനുസരിച്ച് ലോകനീതി അനുസരിച്ച് അയാൾ ചെയ്യേണ്ട പ്രവൃത്തി എന്തുകൊണ്ട് അയാൾ ചെയ്തില്ല എന്നാണ് ആ ചോദ്യത്തിന്റെ താല്പര്യം. അങ്ങനെ നമുക്ക് ചോദിക്കാം. പക്ഷെ അതിന് തത്വജ്ഞാനമായിട്ട് ബന്ധപ്പെടുത്തരുത്. തത്വജ്ഞാനം ഉള്ള ഒരുവൻ എന്തുകൊണ്ടത് അതിന് തത്വജ്ഞാനമായിട്ട് ബന്ധമില്ല. അയാളുടെ ധർമ്മം ഇന്നതായിരിക്കെ എന്തുകൊണ്ട് അയാൾ അധർമ്മം പ്രവർത്തിച്ചു, ഇത് ആരെ സംബന്ധിച്ച് ചോദിക്കാം? അവിടെ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ആ ചോദ്യം ധർമ്മത്തിന്റെ തലത്തിലാണ്, അല്ലെങ്കിൽ ഒരുവന്റെ നീതിബോധത്തിന്റെ തലത്തിലാണ്. അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. കാലദേശങ്ങളനുസരിച്ച് അതെല്ലാം മാറുന്നു, വ്യക്തികൾക്കനുസരിച്ച് അതെല്ലാം മാറുന്നു, വ്യക്തികളുടെ നീതിബോധം അനുസരിച്ചെല്ലാം മാറുന്നു. ഇതെല്ലാം അംഗീകരിക്കണം. അംഗീകരിച്ചുകൊണ്ട് ആ തലത്തിലാണ് ചോദ്യവും സമാധാനവും വരുന്നത്. ഇവിടെ പറയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ശാസ്ത്രദൃഷ്ടി എന്നിവിടെ പറയുന്നതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ശാസ്ത്രദൃഷ്ടി എന്ന് പറയുന്ന ഇവിടെ ഒന്ന് പറയുന്ന ഇന്ദ്രന്റെ കാര്യം, മറ്റൊന്ന് പറയുന്നത് വാമദേവന്റെ കാര്യം. വാമദേവ ഋഷിയെ സംബന്ധിച്ചിടത്തോളം ആ ജ്ഞാനം എന്താണ്, ആർഷജ്ഞാനമായിരുന്നു. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള സാധനങ്ങളെ ആശ്രയിക്കാതെ ജന്മനാൽ തന്നെ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു. ആ ജ്ഞാനം കൊണ്ട് ആണ് വാമദേവൻ പറഞ്ഞത്, ഋഷി പറഞ്ഞത്, ഞാൻ സൂര്യനായിരുന്നു, ഞാൻ മനുവായിരുന്നു എന്നെല്ലാം പറയുന്നു. അവിടെ യാതൊരു കാരണവശാലും അവിടെ അഹം എന്ന് പറയുന്ന കേവലമായ ബോധത്തെ ആശ്രയിച്ചല്ല പറയുന്നത്, ശാസ്ത്രദൃഷ്ടിയിലാണ്, പരമാർത്ഥ തത്വത്തിന്റെ ദൃഷ്ടിയിലാണ് പറയുന്നത്. ആ പരമാർത്ഥ തത്വമാണ് സൂര്യനായും മനുവായും എല്ലാം ഇരിക്കുന്നത്, ഇപ്പോൾ വാമദേവനായും ഇരിക്കുന്നത് എന്ന് ആ ശാസ്ത്രദൃഷ്ടിയിൽ, ആർഷജ്ഞാന ദൃഷ്ടിയിൽ പറഞ്ഞതാണ്. ഇന്ദ്രൻ പറയുന്നതോ, ഇന്ദ്രൻ പറയുന്നതും അങ്ങനെ തന്നെ ആ ജ്ഞാനദൃഷ്ടിയിലാണ്, അത് വ്യവഹാര ദൃഷ്ടിയിലല്ല എന്നർത്ഥം. അതുകൊണ്ട് മുമ്പ് ആദ്യം പറഞ്ഞ എന്താണ്, ആ അഹംബുദ്ധിയുടെ പ്രയോഗം. അഹം എന്ന് പ്രയോഗിക്കുന്നത് കൊണ്ട് അതൊരു പാപമോ, അല്ലെങ്കിൽ അത് സാധാരണ പറയുന്ന തരത്തിൽ അഹന്തയോ ഒന്നുമല്ല, അയാളുടെ ബോധം എങ്ങനെയാണ്, ഏത് ബോധത്തെ ആശ്രയിച്ചിട്ടാണ് അയാൾ അഹം ശബ്ദം പ്രയോഗിച്ചത്? അത് ഈ ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണെങ്കിൽ ജ്ഞാനത്തെ ആശ്രയിച്ചും വ്യവഹാരത്തിൽ അങ്ങനെ പറയുന്നതിന്, അങ്ങനെ പറയുന്നത് കൊണ്ട് അയാൾക്ക് ശരീരബുദ്ധിയൊന്നും ഉണ്ടാകത്തില്ല, ദേഹാത്മബുദ്ധിയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയാം. അതിന് പകരം ഏതെങ്കിലും പറഞ്ഞതുകൊണ്ടും അതിന് മാറ്റം വരുന്നില്ല. അതിന് അഹംബുദ്ധിയുടെ വ്യവഹാരത്തിലുള്ള സ്ഥാനം. അപ്പോൾ അതല്ല, എങ്ങനെ ബാഹ്യമായി എന്ത് ശബ്ദം പ്രയോഗിക്കുന്നു, ബാഹ്യമായി എന്ത് ആചരിക്കുന്നു എന്നുള്ളതല്ല മുഖ്യം, ആന്തരികമായി ആ വ്യക്തിയിൽ എന്ത് ബോധം നിലനിൽക്കുന്നു എന്നുള്ളതാണ്, എന്ത് അറിവ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിജ്ഞയെന്ത് ബ്രഹ്മൈവ പ്രാണോസ്മി പ്രജ്ഞാത്മാ ഇതി വക്ഷ്യമാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം പറയുന്നിടത്ത്, ഇന്ദ്രൻ പറയുന്നിടത്ത് മാം അഹം പ്രാണോസ്മി പ്രജ്ഞാത്മാ എന്നെല്ലാം പറയുന്നിടത്തും എല്ലാം എന്തിനാണ് ബോധിപ്പിക്കുന്നത്? വിജ്ഞേയമായിരിക്കുന്ന ബ്രഹ്മത്തെയാണ്, തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അത് തത്വത്തിന്റെ പ്രകാശമാണ്, അതെന്ന് മനസ്സിലാക്കും. ആ തത്വത്തിന്റെ തത്വജ്ഞാനത്തെ ബോധിപ്പിക്കുന്നു എന്നും പറഞ്ഞ് മറ്റും പറഞ്ഞ എന്താ അർത്ഥം? ആ തത്വത്തിന്റെ പ്രകാശം ഇന്ദ്രനിലൂടെ വെളിപ്പെടുന്നു. ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു ദേവതാഭാവത്തിലൂടെ ആ തത്വത്തിന്റെ ജ്ഞാനം പ്രകാശിക്കുന്നു. വാമദേവൻ എന്ന് പറയുന്ന ഋഷിയുടെ ഭാവത്തിലൂടെ തത്വത്തിന്റെ പ്രകാശം, തത്വം വെളിപ്പെടുന്നു. അതാണ് അവിടെയെല്ലാം ഇത്തരം സന്ദർഭങ്ങളിലൂടെ എല്ലാം എന്താണ് ശ്രോതാവ്, ഇതിനെല്ലാം ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് എന്താണ്? ശ്രോതാവ് വേദമാണ്. മറ്റുള്ളവരെല്ലാം എന്താണ്? ജീവന്മാരെല്ലാം എന്താണ്? ആ വേദത്തിന്റെ ശ്രോതാക്കളാണ്. അപ്പോൾ ആ ശ്രോതാക്കളെ സംബന്ധിച്ച് എന്താണ്? ആ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രുതി വാക്യങ്ങളിലൂടെ ആ പരമാർത്ഥമായിരിക്കുന്ന തത്വം സ്വയം വെളിപ്പെടുകയാണ്, ശ്രോതാക്കളിലൂടെ വെളിപ്പെടുകയാണ്. ഇന്ദ്രന്റെ ജ്ഞാനത്തെക്കുറിച്ചോ വാമദേവന്റെ ജ്ഞാനത്തെക്കുറിച്ചോ നമ്മൾ പറഞ്ഞിട്ടോ കേട്ടിട്ടോ സ്തുതിച്ചിട്ടോ എന്താ പറയുക? ശ്രുതി ഇത്തരത്തിൽ ഉപദേശിക്കുമ്പോൾ ഈ ജ്ഞാനം ശ്രോതാവിൽ വെളിപ്പെടുന്നു എന്നാണ്. അത് ശ്രുതിയുടെ ശക്തി, ശ്രുതിയുടെ പ്രാധാന്യം അതാണ്. ശ്രുതി അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ അതുകൂടാതെ സാധിക്കില്ല എന്നാണ്. അങ്ങനെ അത് കൂടാതെ സാധിക്കുമെന്ന് പറയണമെങ്കിൽ അതിനാണ് വാമദേവൻ പറഞ്ഞത്. വാമദേവന് എങ്ങനെ അത് സംഭവിച്ചു? അവിടെ ഒരു ശ്രുതിയില്ല, ഒരു ഗുരുവില്ല, ഉപദേശവുമില്ല, പക്ഷെ ജ്ഞാനം അവിടെ പ്രകടമായി. അപ്പോൾ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് പറയുന്നത് അത് പൂർവ്വജന്മത്തിൽ ഫലം. പൂർവ്വജന്മത്തിൽ ഗുരുവും ശ്രുതിയും എല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ടവിടെ പ്രകടമായി എന്നർത്ഥം. അല്ല, ഇനി പൂർവ്വ അങ്ങനെ ഒരു ജന്മം ഉണ്ടെന്നുള്ളതിന് തെളിവൊന്നുമില്ല. ഇനി ഭാവിയിലൊരു ജന്മം ഉണ്ടെന്നുള്ളതിന് തെളിവൊന്നുമില്ല. പിന്നെ എങ്ങനെ അത് പ്രകടമായി? അങ്ങനെ ഒരു പൂർവ്വജന്മത്തെ കുറിച്ച് നമുക്കൊരു ബോധവുമില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അത് പ്രകടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ജീവഭാവത്തിൽ അത് പ്രകടമാകുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്ന ഒരു ജീവഭാവം ആണ്. അതിനാണ് ഋഷി എന്ന് പറയുന്നത്. അവിടെ അത് പ്രകടമായി എന്നാണ്. എന്താണ് അതിന്റെ നിയമം? അതിന്റെ നിയമങ്ങളൊന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നതല്ല. അത് ബ്രഹ്മത്തിന്റെ തന്നെ നിയമമാണ്. ഇനി ഈശ്വരനെ തന്നെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ അതും വേണ്ട. ബ്രഹ്മത്തിന്റെ തന്നെ നിയമമാണ്. എന്താണ്? ചില സ്ഥലത്ത് അത് പ്രകടമാകുന്നു, ചില സ്ഥലത്ത് അത് പ്രകടമാകാൻ താമസം വരുന്നു. അത് ജീവന്റെ ബുദ്ധിക്ക് അജ്ഞേയമായിരിക്കുന്ന നിയമങ്ങളെന്ന് പറയാം. പൂർവ്വജന്മത്തെയും ഭാവി ജന്മത്തെയും ഒന്നും കണക്കാക്കണ്ട. അത് ചിലയിടത്ത് അതിന് പരിപക്വമായ അന്ധക്കരണത്തോടുകൂടി ചില ജീവന്മാർ പ്രകടമാകുന്നു, അവിടെ അത് ആ ജ്ഞാനം പ്രകടമാകുന്നു. ചിലയിടത്ത് അതിന് പരിപക്വമായ രീതിയിലല്ല, അതല്ലേ. അഗ്നി സർവവ്യാപകമായിരിക്കുന്നു, തേജസ് എന്ന് പറയുന്ന തത്വം അത് സർവവ്യാപകമായിരിക്കുന്നു. പക്ഷേ സൂര്യനിലാണോ അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ വന്നു കഴിഞ്ഞാലോ ചില സ്ഥലത്ത് പ്രകാശിക്കും, ചില സ്ഥലത്ത് ആ പ്രകാശം പ്രകടമാകുന്നതിനുള്ള യാതൊരു സാധ്യതകളുമില്ല, ചിലയിടത്ത് അത് എളുപ്പം പ്രകടമാകും. അപ്പോൾ ആ തേജസ് പ്രകാശമായും ഉഷ്ണരൂപത്തിലും അവിടെ പ്രകടമാകുന്നത് പല തരത്തിലുള്ള ഉപാധികൾക്കനുസരിച്ചാണ്. ആദിത്യൻ എന്ന് പറയുന്ന ഉപാധിയിൽ അത് സഹജമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭൗമമായ പല ഉപാധികളിലും അത് പലതരത്തിൽ പ്രകാശിക്കുന്നു. അതുപോലെ തന്നെ ഈ തത്വവും ബ്രഹ്മതത്വവും അന്ധക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധി വിശേഷമനുസരിച്ച് ചിലയിടത്ത് അത് സ്പഷ്ടമായി പ്രകാശിക്കുന്നു, ചിലയിടത്ത് അത് അസ്പഷ്ടമായി പ്രകാശിക്കുന്നു, ചിലയിടത്ത് അതിൻ്റെ പ്രകാശം അനുഭവപ്പെടുന്നില്ല എന്നും മനസ്സിലാക്കാം. അവിടെ പൂർവ്വ വർത്തമാന ഭാവി ജന്മങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ എന്തായാലും ഒന്ന് അംഗീകരിക്കേണ്ടി വരും. എന്താണ് അത്? ഉപാധികൾക്കനുസരിച്ചിട്ടാണ്, ആ ഉപാധികളിലൂടെ പ്രകാശിക്കുന്ന പരമമായ തത്വമാണ് ഇവിടെ വിജ്ഞേയമായിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. വിജ്ഞേയന്തു ബ്രഹ്മൈവ പ്രാണോസ്മി പ്രജ്ഞാത്മാതി വക്ഷ്യമാണ് തസ്മാ. അതുകൊണ്ടിവിടെ പറയുകയാണ്, ശ്രുതി എന്ന് പറയുന്നത് ബ്രഹ്മവാക്യം ഏത പ്രാണോസ്മി പ്രജ്ഞാത്മാ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് തത്വത്തെ പ്രകാശിപ്പിക്കുന്ന വാക്കുകളാണ്. ഈ ഉപദേശം കൊണ്ടാണ് ഒരുവന്റെ ഉള്ളിൽ ആ തത്വത്തിന്റെ പ്രകാശം ഉണ്ടാകുന്നത്.